ഗുരുഗുരുവരെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 13 ശ്ലോകം 20. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. സപ്തമേശ്വരസ്യേ പ്രകൃതി ഉപന്യസ്തേ പരാപരേ ക്ഷേത്രക്ഷേത്രജ്ഞലക്ഷണേ ഏതദ്യോനീനി ഭൂതാനീതി ച ഉക്തം. ക്ഷേത്രജ്ഞ പ്രകൃതിദ്വയയോനിത്വം കഥം ഭൂതാനാം. ഇത്യേമർത്ഥോ അധുന ഉച്യതെ. തത്ര സപ്തമി 7 അധ്യായത്തിൽ 5 ശ്ലോകത്തിൽ അവിടെ രണ്ടു തരത്തിലുള്ള പ്രകൃതിയെ കുറിച്ച് പറഞ്ഞു. ഈശ്വരന്റെ പ്രകൃതികളെ കുറിച്ച്, ഈശ്വരസ്യ ദേ പ്രകൃതി ഉപന്യസ് ഭൂമി രാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച എന്നിങ്ങനെ അവിടെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപരേയും ഇതസ്തന്യാം പ്രകൃതി വിദ്യമേ പരാം ജീവഭൂതാം. അപ്പോൾ അവിടെ ഭൂമി രാപോ അനലോ വായു എന്ന് പറഞ്ഞൊരു പ്രകൃതിയെ കുറിച്ച് പറഞ്ഞു. മറ്റൊന്ന് ജീവഭൂത ായിരിക്കുന്ന പ്രകൃതിയെ കുറിച്ച് പറഞ്ഞത് ജീവരൂപത്തിലുള്ള പ്രകൃതി. അതിനെയാണ് ഇവിടെയും പറയുന്നതെന്നാണ് പ്രകൃതി എന്നും പുരുഷനെന്നും പറഞ്ഞു. അതാണ് സർവത്തിനും കാരണമായിരിക്കുന്നത്. ഏതത് യോനീനി ഭൂതാനി എന്ന് പറഞ്ഞു. പരാപര പ്രകൃതികളെ കുറിച്ച് പറഞ്ഞു. പരപ്രകൃതിയും അപരപ്രകൃതി, അപരേയും ഇതസ്തന്യാം എന്ന് പറഞ്ഞ് അജീവപ്രകൃതിയെ കുറിച്ച് പറഞ്ഞു. ജീവൻ, ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ജീവൻ ഒരു പ്രകൃതിയാണ്. ഭൂമി, ജലം, അഗ്നി ഈ രൂപത്തിൽ കാണുന്നത് മറ്റൊരു പ്രകൃതി. അങ്ങനെ ഈശ്വരന് രണ്ട് പ്രകൃതിയുണ്ടെന്ന് പറഞ്ഞു. അത്തരം വർണ്ണനകൾ പലതരത്തിൽ പല ഭാഗങ്ങളിൽ പറയാറുണ്ട്. പക്ഷെ 7 അധ്യായത്തിൽ ഇത്തരത്തിലാണ് പറഞ്ഞത്. പര അപര പ്രകൃതികളെ കുറിച്ച് പറഞ്ഞു. അതെന്താണ്? അത് തന്നെയാണ് ക്ഷേത്രജ്ഞലക്ഷണി. അത് തന്നെയാണ് ഇവിടെ ക്ഷേത്രമെന്ന് ക്ഷേത്രജ്ഞനെന്നും പറഞ്ഞു. ഏതത് യോനീനി ഭൂതാനീതി ചെയ്യുക്തം. ഇതാണ് സർവത്തിനും കാരണമെന്നും അവിടെ പറഞ്ഞു. ക്ഷേത്രജ്ഞ പ്രകൃതിദ്വയ യോനിത്വം കഥം ഭൂതാനാം. സർവപ്രാണികൾക്കും ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ പ്രാണികൾ. ഇതാണ് കാരണമെന്ന് പറഞ്ഞു. ഈ ക്ഷേത്രജ്ഞ പ്രകൃതി ഇതെങ്ങനെ സംഭവിക്കുന്നു? വിദ്യമർത്ഥവും അധ്വനവും ചെയ്ത് അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതായത് ഇവിടെ പറയുന്ന ഈ കാര്യവും 7 അധ്യായത്തിൽ പറഞ്ഞ കാര്യവും തമ്മിൽ ബന്ധപ്പെടുത്തുകയാണ്. പരസ്പരം ഇത് രണ്ടും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിവിടെ വിശദീകരിക്കുന്നു. പ്രകൃതിം പുരുഷം ചെയ്യുക ഈശ്വരസ്യ പ്രകൃതി തോ പ്രകൃതി പുരുഷവും ഉഭവപ്പി അനാദി വിദ്ധി എന്നും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. പ്രകൃതിയും പുരുഷനും രണ്ടും അനാദിയാണ്. ഇത് രണ്ടും എന്താണ്? ഈശ്വരസ്യ പ്രകൃതി. ഇത് രണ്ടും ഈശ്വരന്റെ പ്രകൃതികളാണ്. പിന്നെ രണ്ടിന് ഈശ്വരന്റെ പ്രകൃതികളെന്ന് പറയാം. പ്രകൃതിയെയും അപ്രകൃതി എന്താണെന്ന് മുമ്പ് പറഞ്ഞു. ഭൂമി രാപോ അനലോ വായുങ്ങളോട് സർവപ്രാണികൾക്കും കാരണമായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അവിടെ പുരുഷനും ഇത് രണ്ടും ഈശ്വരന്റെ പ്രകൃതിയാണ്. ഇത് രണ്ടും തൗ പ്രകൃതി പുരുഷവും ഉഭവപി അനാദി വിദ്ധി. ഇതിനെ രണ്ടിനെയും എങ്ങനെ മനസ്സിലാക്കണം? അനാദിയായിട്ട് മനസ്സിലാക്കണം. അനാദി എന്ന് പറഞ്ഞാൽ എന്താണ് താല്പര്യം? പറയുന്ന എന്നാ വിദ്യതേ ആദര യയോഹു തൗ അനാദി. അനാദി എന്ന് പറയുന്ന ശബ്ദത്തിന് എന്റെ വ്യുത്പത്തി പറയുകയാണ്. ഇവിടെ ഇത് അതിന്റെ സമാസം അനുസരിച്ച് അതിന്റെ അർത്ഥം പറയുകയാണ്. ബൗരീ സമാസമാണ്, കാരണം അടുത്ത് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാന്നുകൊണ്ടാണ് പറയുന്നത്. പിന്നെ വിദ്യതേ ആദിഹി യയോഹോ, അന്യപദാർത്ഥ പ്രധാനമായ ബൗരീ സമാസം ആകുമ്പോൾ അതിന്റെ അർത്ഥം വരും ആദി അല്ലെങ്കിൽ കാരണം ഇല്ലാത്തത് ഏതോ അത്, അതാണ് അനാദി. രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് യയോഹോ എന്ന് പറഞ്ഞു, ഒന്നാണെങ്കിൽ യസ്യ എന്ന് പറയും. അപ്പോ കാരണമില്ലാത്ത രണ്ടെണ്ണം, അതാണ് ഇവിടെ അനാദി എന്ന് പറയുന്നത്. ഏതിനാണ് കാരണമില്ലാത്തത്? പ്രകൃതിക്കും പുരുഷനും. ഇപ്പൊ പ്രകൃതിക്കും പുരുഷനും കാരണമില്ലാന്നർത്ഥം, അതാണ് അനാദി എന്ന് പറയുന്നത്. നിത്യ ഈശ്വരത്വാദ് ഈശ്വരസ്യ തത് പ്രകൃതിയോരഭി യുക്തം നിത്യത്വനും ഭവിതം. ഈശ്വരൻ നിത്യനാണെങ്കിൽ, ഈശ്വരൻ എന്ന് പറയുന്ന തത്വം അത് നിത്യനാണെങ്കിൽ പ്രകൃതിയും നിത്യം തന്നെയാണ്. നിത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കാരണമില്ലാത്തത്, അത് തന്നെയായിരിക്കും. അതിന് പറയുന്ന യുക്തി എന്താണ്? ഈശ്വരൻ നിത്യനായതുകൊണ്ട് ആണ് നിത്യ ഈശ്വരത്വ. ഈശ്വരന്റെ നിത്യത എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരന്റെ നിത്യത എന്ന് പറയുന്നത്, ഈശ്വരന്റെ ഈശ്വരത്വം എന്ന് പറയുന്നത് ഈശ്വരന്റെ ഐശ്വര്യമാണ്. അതാണ് ഈശ്വരന്റെ ഈശ്വരത്വം. ഈശ്വരന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് എന്താണ്? സൃഷ്ടിസ്ഥിതി സംഹാര സാമർഥ്യം. അതാണ് അത്, ആ സാമർഥ്യം, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കുള്ള ആ സാമർഥ്യം ഈശ്വരന് ഉണ്ട്. അതുള്ളവനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരൻ അങ്ങനെ ഒരു സാമർഥ്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതിയെ ആദിരഹിതമായിട്ട്, അതായത് കാരണമില്ലാത്തതായിട്ട് സ്വീകരിക്കേണ്ടി വരും. അതിലൂടെ പറയുന്ന വ്യക്തി ഈശ്വരൻ ഈശ്വരത്വം ഉണ്ടെന്ന് അംഗീകരിച്ചാൽ പ്രകൃതിയും ഈശ്വരനെ പോലെ തന്നെ അനാദിയായിരിക്കും. അതിനൊരു കാരണം വരാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ പറയുന്നത് നിത്യ ഈശ്വരത്വാദ് ഈശ്വരസ്യ തത് പ്രകൃതിയോരഭി യുക്തം നിത്യത്വേന ഭവിതം. അതുകൊണ്ട് ആ പ്രകൃതിയും നിത്യം തന്നെ ആയിരിക്കും എന്ന് കരുതുന്നതാണ് യുക്തം. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഈശ്വരൻ എന്നും നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. എന്നാലേ ഈശ്വരന് നമുക്ക് ഈശ്വരനെന്ന് വിളിക്കാൻ പറ്റും. അതെന്നും നിർവഹിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? അനാദിയായിട്ട് ഒരു പ്രകൃതിയും വേണം. പിന്നെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ പ്രകൃതി ഇല്ലാതിരുന്നു എന്ന് കരുതട്ടെ, അപ്പോൾ പിന്നെ ഈശ്വരനെ നമുക്ക് ഈശ്വരനെന്ന് വിളിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? ഈശ്വരന് ഇത്ര ഐശ്വര്യങ്ങളൊന്നും പിന്നെ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ഈശ്വരനൊരിക്കലും മാറ്റം വരാൻ പാടില്ല, കാരണം ഈശ്വരന് എന്നും ഐശ്വര്യം ഉണ്ടായിരിക്കണം. ഈശ്വരനെന്നും ഈശ്വരനായി തന്നെ ഇരിക്കണം. ഇരിക്കണമെങ്കിൽ എന്ത് വേണം? പ്രകൃതി പുരുഷന്മാര് അനാദിയായി തന്നെ ഇരിക്കണം. അപ്പോ സംശയം തോന്നുന്നു, ഈശ്വരന് ജഗത് സ്രഷ്ടാവ് എന്ന് പറയുന്നുണ്ടല്ലോ, ജഗത്തിനെ സൃഷ്ടിക്കുന്നവൻ, അതാണ് ഈശ്വരന്റെ ഐശ്വര്യം എന്നും പറയുന്നു. അപ്പൊ ജഗത് സ്രഷ്ടാവാണെങ്കിൽ സൃഷ്ടിക്കും മുമ്പ് ഈശ്വരൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പോ സൃഷ്ടിച്ചതായ പ്രപഞ്ചം കാണത്തില്ല. അപ്പോ പ്രകൃതിയെ എങ്ങനെ അനാദി എന്ന് പറയാൻ പറ്റും? ഇതിന് സമാധാനം നമ്മൾ ജന്മാദ്യസ്യത എന്ന് പറയുന്ന ബ്രഹ്മസൂത്രത്തിന്റെ ആ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. എന്തായിരുന്നു അവിടെ പറഞ്ഞത്? കാരണം സൃഷ്ടി എന്ന് പറയുന്നത് അനാദിയാണ്, സൃഷ്ടിയും അനാദിയാണ്, പ്രപഞ്ചം അനാദിയാണ്. ഒരിക്കലും ഈശ്വരന് സൃഷ്ടിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. സംഹാരവും അനാദിയാണ്, സ്ഥിതിയും അനാദിയാണ്. അപ്പൊ സൃഷ്ടിക്കുന്നു, സംഹരിക്കുന്നു, വീണ്ടും സൃഷ്ടിക്കുന്നു, സംഹരിക്കുന്നു. അപ്പൊ പ്രകൃതി അവിടെ അനാദിയായി നിൽക്കുന്നു, ഈശ്വരനെന്നും ഈശ്വരനായി തന്നെ ഇരിക്കുന്നു. അപ്പൊ സൃഷ്ടി എന്ന് പറയുമ്പം സൃഷ്ടിക്കൊരു ആദിയുണ്ട്, അതിനു മുമ്പ് സൃഷ്ടി ഇല്ലാതിരുന്നു എന്നും അർത്ഥമുണ്ട്. ഇവിടെയെല്ലാം ജഗത് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ടോ, അവിടെയെല്ലാം എന്താണോ ഒരു സംഹാരത്തിന് ശേഷമുള്ള സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ധാത യഥാപൂർവം അകൽപ്പയ, സൃഷ്ടികർത്താവ് മുമ്പ് എങ്ങനെ ഇരുന്നു അതുപോലെ സൃഷ്ടിച്ചു എന്നാണ്. മുമ്പില്ലാതിരുന്നതിനെ തന്നെ സൃഷ്ടിക്കുന്നു. മുമ്പെങ്ങനെയായിരുന്നു സൃഷ്ടി, അതുപോലെ വീണ്ടും സൃഷ്ടിച്ചു. അതുകൊണ്ടെന്താണ് നിത്യത്വേന ഭവിതം യുക്തം. ഈ പ്രകൃതി ഇത് അനാദിയാണ്. ഈശ്വരൻ അനാദിയായിരിക്കുന്നത് പോലെ തന്നെ പ്രകൃതിയും അനാദിയാണ്. അതുകൊണ്ടാണ് ഈ പ്രകൃതിയുടെ സൃഷ്ടിയുടെ കാരണത്തെ അന്വേഷിച്ചു പോയാൽ ഒരു പിടിയും കിട്ടാതെ വരും. കാരണം എന്തുകൊണ്ട്? അതിന് കാരണമില്ല. സൃഷ്ടിയുടെ കാരണത്തെക്കുറിച്ച് ഒരാൾ അന്വേഷിച്ചു പോയാൽ ഒരു അയാൾക്ക് ഉത്തരം കിട്ടത്തില്ല എന്നുള്ളത് അനാദിയാണ്, കാരണമില്ലാത്തതാണ്. സൃഷ്ടിക്കുന്നതിന് മുമ്പോ അപ്പോഴും ഉണ്ടായിരുന്നത് സൃഷ്ടി, അതിന് മുമ്പ് സൃഷ്ടി ഉണ്ടായിരുന്നു. അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ തന്നെ ഇങ്ങനെ അനാദിയായി തുറന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അവർ ഈശ്വരനെ ഇല്ലാതെയാവും. അങ്ങനെ ഒരു അനാദിയായ സൃഷ്ടിയെ പ്രകൃതി അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ഈശ്വരനും നിലനിൽപ്പില്ലാതെ വരും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? അത് അനാദിയാണോ? അത് പറയുന്നു, പ്രകൃതി ദ്വയവത്വമേവ ഹി ഈശ്വരസ്യ ഈശ്വരത്വം. ഈശ്വരനെ നിങ്ങൾ ഈശ്വരൻ എന്ന് എന്തുകൊണ്ട് പറയും? ഈശ്വരനിരിക്കുന്ന ഐശ്വര്യം എന്ന് പറയുന്നത് എന്താണോ? സദാ ഈ രണ്ട് പ്രകൃതിയോടുകൂടി ഇരിക്കുക. രണ്ട് പ്രകൃതികളോടും കൂടി, പരപ്രകൃതിയും അപരപ്രകൃതിയും, ജീവരൂപത്തിലുള്ള പ്രകൃതിയും പ്രപഞ്ചരൂപത്തിലുള്ള പ്രകൃതിയും. അങ്ങനെ ആ രണ്ട് പ്രകൃതികളോടുകൂടി ഇരിക്കുക എന്ന് പറയുന്നതാണ് ഈശ്വരത്വം. ആ പ്രകൃതി ഇല്ലെങ്കിൽ പിന്നെ ഈശ്വരനുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒന്ന് സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മുടെ സങ്കല്പത്തിനെ വഴങ്ങുന്ന ഒരു കാര്യമല്ല പ്രകൃതി ഇല്ല, അങ്ങനെ സങ്കല്പിക്കാൻ പറ്റില്ല. എന്നങ്ങനെ സങ്കല്പിച്ചോ അത് അസംഭവമാണ്. സങ്കല്പിച്ചാൽ അവിടെ ഈശ്വരനുമില്ല. ഐശ്വര്യമുള്ള ഒരു തത്വത്തെ പിന്നെ അംഗീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഈശ്വരൻ എങ്ങനെയാണോ അനാദിയായിരിക്കുന്നത്, അതുപോലെ ഈ പ്രകൃതിയും അനാദിയാണോ. യാഭ്യാം പ്രകൃതിഭ്യാം ഈശ്വരോ ജഗതുത്പത്തി സ്ഥിതി പ്രളയഹേതു. അതുകൊണ്ട് ഈ രണ്ട് പ്രകൃതികളെ കൊണ്ട്, പരപ്രകൃതിയും അപരപ്രകൃതിയും, ഇതിനെ രണ്ടിനെയും നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈശ്വരൻ ഈ ജഗത്തിന്റെ ഉത്പത്തി സ്ഥിതി പ്രളയഹേതുവായിരിക്കുന്നത്. അപ്പൊ ജഗത്തെന്ന് പറയുമ്പോൾ നമുക്ക് പ്രകടമായിരിക്കുന്ന ഈ പ്രപഞ്ചം, അതിനുള്ള ജഗത്തെന്ന് പറയും. നമുക്ക് പ്രകടമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തി, അതാണ് ജഗത് സൃഷ്ടി എന്ന് പറയുന്നത്. പ്രകൃതി എന്ന് പറയുന്നതോ ഇതിനും കാരണമായിരിക്കുന്നു. എങ്ങനെയാണോ പുടത്തിന് മണ്ണ് കാരണമായിരിക്കുന്നു, അതുപോലെ ആ പ്രകൃതിയിൽ നിന്ന് പ്രകടമാകുന്നതാണ് നമ്മൾക്ക് അനുഭവവേദ്യമായിരിക്കുന്ന പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിന് ആദിയുണ്ട്, അതാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടത്. കുടത്തിന് ആദിയുണ്ട്, പക്ഷെ മണ്ണങ്ങനെയല്ല. അതുപോലെ ഈ കാണുന്ന പ്രപഞ്ചത്തിന് ആദിയുണ്ട്, പക്ഷെ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചം, ഈ കാണുന്ന പ്രപഞ്ചം ജഗത്ത് വിലയിച്ചിരുന്നപ്പോൾ നിലനിന്നാണ്. ഇതെവിടെ വിലയിക്കുന്നത്? ആ പ്രകൃതിയിൽ. ഇതിന് കാരണമായിരിക്കുന്നത് അതോ അതൊരു കാരണം കൂടാതെ സ്ഥിതി ചെയ്യുന്നതാണ്? അതിന് കാരണത്തിന്റെ ആവശ്യമില്ല. പുരുഷനും ഒരു കാരണത്തിന്റെ ആവശ്യമില്ല. ചിലർ ധരിക്കും എന്താണോ ഈ പുരുഷൻ അല്ലെങ്കിൽ ജീവന്മാർ, ചില സിദ്ധാന്തങ്ങൾ എങ്ങനെയുണ്ട്, ജീവന്മാര് ഈശ്വരനിൽ നിന്നും ഉണ്ടായതാണ്. ശരിയല്ല. ഈശ്വരനിൽ നിന്ന് അത് അടുത്ത് പറയും അതിനെ കുറിച്ച്. ഈശ്വരനിൽ നിന്ന് ജീവന്മാരുണ്ടായി, പ്രകൃതി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇതുണ്ടാകുന്നതിന് മുമ്പ്, ഉണ്ടാകുന്നതിന് മുമ്പ് പിന്നെ ഈശ്വരനുമില്ല. കാരണം ഈശ്വരന്റെ ജോലി തന്നെ എന്താണോ, ആ ഈശ്വരത്വം തന്നെ ഈശ്വരൻ വരണമെങ്കിൽ എന്ത് വേണം? ഇതവിടെ ഉണ്ടായിരിക്കും. ഈശ്വരൻ സൃഷ്ടിസ്ഥിതി സംഹാര വ്യാപാരങ്ങളിൽ ഏതെങ്കിലും ഏർപ്പെട്ടിരുന്നാലേ ഈശ്വരൻ എന്ന് വിളിക്കാൻ പറ്റും. ഇതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഈശ്വരന്റെ ആവശ്യമില്ല. അതുകൊണ്ട് പറയുന്നു, യാഭ്യാം പ്രകൃതിഭ്യാം, ഈ രണ്ട് പ്രകൃതികളിലൂടെ ഈശ്വരൻ ജഗതുത്പത്തി സ്ഥിതി പ്രളയഹേതു. ഈശ്വരൻ ജഗത്തിന്റെ ഉത്പത്തി സ്ഥിതി പ്രളയങ്ങൾക്ക് കാരണനായിരിക്കുന്നു. അതുകൊണ്ട് പ്രകൃതി ദ്വൈവത്വമേ ഈശ്വരസ്യ ഈശ്വരത്വം. ഈശ്വരൻ എന്ന് പറയുന്നതിനെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ, നമ്മളൊരു തത്വത്തെ സ്വീകരിക്കുകയാണെങ്കിൽ, ഈ രണ്ട് പ്രകൃതിയെയും ഈശ്വരനോടൊപ്പം അനാദിയായി സ്വീകരിക്കേണ്ടി വരും. ഇതിനാണ് സത്കാര്യവാദം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇതെല്ലാം അനാദിയായി തന്നെ നിലനിൽക്കുന്നതാണ്. ശൂന്യതയിൽ നിന്നും ഒന്നുണ്ടാകുന്നില്ല. എല്ലാ കാര്യരൂപത്തിൽ അനുഭവപ്പെടുന്ന സർവവും അതങ്ങനെ അനുഭവപ്പെടുന്നതിന് മുമ്പ് കാരണരൂപത്തിൽ സ്ഥിതി ചെയ്തിരുന്നു. അതാണ് അതിന്റെ ചുരുക്കം സത്കാര്യവാദം. ഇതും സാംഖ്യന്മാരുടെ ഒരു പ്രധാന സിദ്ധാന്തമാണ്. അദ്വൈതി ഇത് സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ വ്യാഖ്യാതാക്കൾ ചിലർ പറയും ഇവിടെ മുതൽ സാംഖ്യ സിദ്ധാന്തത്തിന് പ്രാധാന്യം കൊടുത്താണ് ചർച്ച ചെയ്യുന്നത്. സാംഖ്യ സിദ്ധാന്തത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പക്ഷേ കേവലമായ സാംഖ്യ സിദ്ധാന്തമല്ല. നമ്മുടെ ഭാഷ്യകാരൻ തന്നെ സാംഖ്യത്തിലെ തത്വങ്ങൾ സ്വീകരിച്ചാണ് ഇവിടെ ഇതിനെ വിശദീകരിക്കുന്നത്. പക്ഷേ സാംഖ്യ സിദ്ധാന്തവും ഇവിടെ പറയുന്ന, ഇവിടെ ഇപ്പോൾ ഭഗവാൻ ഉപദേശിക്കുന്ന സിദ്ധാന്തം തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനും സാംഖ്യന്മാർ പറയുന്ന എന്താണോ, അവർ പറയുന്നത് സാംഖ്യം തന്നെ പലതരത്തിലുണ്ട്. ഭാഗവതത്തിൽ പറയുന്നുണ്ട് സാംഖ്യ സിദ്ധാന്തത്തെ കുറിച്ച്. അതിനവർ പറയുന്നത് ഭാഗവത സാംഖ്യം. മഹാഭാരതത്തിൽ പറയുന്നുണ്ട് അത് മഹാഭാരത സാംഖ്യം. രാമായണത്തിൽ പറയുന്നുണ്ട് അത് രാമായണ സാംഖ്യം. എന്നിങ്ങനെ സാംഖ്യ സിദ്ധാന്തത്തെ തന്നെ പലരും വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ സാംഖ്യ, ശുദ്ധമായ സാംഖ്യ സിദ്ധാന്തത്തിൽ അവിടെ ഈശ്വരൻ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് നിരീശ്വര സാംഖ്യം എന്ന് പറയുന്നത്. ആ ഭാഗം ഒഴിവാക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചർച്ച ചെയ്യുന്നതാ സാംഖ്യ സിദ്ധാന്തം തന്നെ. അതനുസരിച്ചിട്ട് അവരും എന്ത് പറയുന്നു, പ്രകൃതി നിത്യമാണെന്ന് പറയുന്നു. തത് പ്രകൃതിയോരവി നിത്യത്വേന ഭവിതം യുക്തം എന്ന് ഭാഷ്യകാരൻ പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത് എന്താണോ, ശങ്കരാചാര്യർ ജഗത് മിഥ്യയെന്ന് മാത്രം പറഞ്ഞ ആളാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ധരിച്ചിരിക്കുന്നത്. മിഥ്യ എന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ ശങ്കരാചാര്യരുടെ കരത്തിന് പിടിക്കും, ആവശ്യം പറഞ്ഞു എന്ന് പറയും. ഇവിടെ ഇപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്, പ്രകൃതി നിത്യമാണ്, മിഥ്യയെന്നല്ല പറഞ്ഞിരിക്കുന്നു. ഇതും അദ്വൈതമാണ്. അതുകൊണ്ട് മിഥ്യാത്വം എന്ന് കേട്ടിട്ട് ആരും ബഹളി പിടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ പ്രകൃതിയും പുരുഷനും ഇതെല്ലാം നിത്യമാണ്. ആ തരത്തിൽ പല ഭാഗങ്ങളും പറയുന്നുണ്ട് പ്രകൃതി നിത്യമാണ്. അപ്പോൾ ചിത്രിക്ക് നേരത്തെ പറയുന്ന മിഥ്യാത്വമായിട്ട് നിത്യം എന്ന് പറയുമ്പോൾ വിരോധം വരത്തില്ല, ഒരിക്കലും വരത്തില്ല. ഇത് രണ്ട് ശരിയാണ്. ഇവിടെ പറയുന്ന നിത്യം എന്ന് പറയുന്നതും മിഥ്യ എന്ന് പറയുന്നതും രണ്ടും ശരി തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രകൃതി ദൈവത്വം, ഈ രണ്ട് പ്രകൃതിയും നിലനിൽക്കുന്നത് തന്നെയാണ് ഈശ്വരന്റെ ഈശ്വരത്വം. അതുകൊണ്ട് പ്രകൃതിയും പുരുഷനും ഈശ്വരനും മൂന്നും നിത്യം തന്നെ. യാഭ്യാം പ്രകൃതിഭ്യാം ഈശ്വരോ ജഗതുത്പത്തി സ്ഥിതി പ്രളയഹേതു. ഈ രണ്ട് പ്രകൃതികളെയും മുഖാന്തരമായിട്ടാണ്, ഇത് നിമിത്തമായിട്ടാണ് ഈശ്വരൻ ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണനായിരിക്കുന്നത്. തേദ്വേ അനാദി സത്യവും സംസാരസ്യ കാരണം. ഈ രണ്ടെണ്ണവും അനാദിയായി നിലനിൽക്കുന്നു. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം, അതായത് ജീവന്മാർക്ക് അനുഭവ വിഷയമായിരിക്കുന്ന പ്രപഞ്ചം, അത് സ്ഥൂല സൂക്ഷ്മ രൂപത്തിൽ അനുഭവപ്പെടുന്നു. ഈ പ്രപഞ്ചം ഇത് കാരണമുള്ളതാണ്. ആ കാരണത്തെയാണ് ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത്. അതും വ്യക്തമായി മനസ്സിലാക്കണം. ബാഹ്യമായ സ്ഥൂലമായ പ്രപഞ്ചം സകാരണമാണ്, അതിന് കാരണമാണ്. പക്ഷേ ആ പ്രകൃതിക്ക് കാരണമില്ല, അതാ പറയുന്നു. ആ പ്രകൃതിക്ക് കാരണമില്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഈ പ്രപഞ്ചം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇതിന്റെ കാരണം നശിക്കുന്നില്ല. പ്രകൃതി നശിക്കാത്തതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് പ്രപഞ്ചം, അതാണ് പറഞ്ഞത് ഉത്പത്തി സ്ഥിതി പ്രളയം, ഇതിങ്ങനെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിങ്ങനെ ആവർത്തിക്കുന്നത് കൊണ്ട്, എന്നുവെച്ചാൽ ഇതിന് ആത്യന്തികമായ നാശം സംഭവിക്കാത്തത് കൊണ്ടും, ഇതിന് ആത്യന്തികമായ നാശം സംഭവിക്കുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിന് ഇതിന്റെ ഇല്ലായ്മ അത് അനുഭവപ്പെടുന്നുമില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് ഈ പ്രപഞ്ചത്തെയും, കാണുന്ന ബാഹ്യമായി അനുഭവപ്പെടുന്ന പ്രപഞ്ചത്തെയും അനാദി എന്ന് പറയാം. എന്തുകൊണ്ട്? ഭാഷകാരൻ തന്നെ പറയും ബ്രഹ്മസൂത്രത്തിൽ, അനുപരതോ അയം സംസാര. ഈ സംസാരം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ജീവന്മാർ അതിൽ നിന്ന് മുക്തന്മാരാകുന്നുണ്ട്. മുക്തന്മാരെ സംബന്ധിച്ചതില്ല, പക്ഷെ ഈശ്വരനും ഗുരുവും പ്രപഞ്ചവും ശാസ്ത്രവും എല്ലാം അനാദി അനന്തമായി പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഇത് നിത്യമാണ്. ആ നിത്യതയെ ശങ്കരാചാര്യർ അംഗീകരിക്കുന്നത്. പിന്നെ അതിന്റെ പാരമാർത്ഥികതയെക്കുറിച്ച് നിരൂപണം ചെയ്യുമ്പോൾ ബ്രഹ്മവുമായി അതിനെ താരതമ്യപ്പെടുത്തി നിരൂപണം ചെയ്യുമ്പോഴാണ് പറയുന്നത് എന്ത്? ഇത് മിഥ്യയാണ് എന്ന് പറയുന്നത്. അതില്ലാത്തതാണെന്നുള്ള അർത്ഥത്തിലല്ല, അത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഒന്നുകൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഭാഷ്യത്തെ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടത്. തേദ്വേ അനാദി സത്യു സംസാരസ് കാരണം. ആ പ്രകൃതി പുരുഷന്മാരെ അനാദിയായിരുന്നു കൊണ്ട് ഈ സംസാരത്തിന് കാരണമായിരിക്കുന്നു. ഇപ്പൊ സംസാരത്തിന് കാരണമെന്ന് പറയുമ്പോൾ എന്താണ്? ഈ സുഖദുഃഖമോഹങ്ങൾക്ക് കാരണമായിരിക്കുന്നു, അടുത്ത് പറയും. അല്ലെങ്കിൽ ജന്മത്തിന് കാരണമായിരിക്കുന്നു, അതന്നെ ഈ പ്രകൃതി കാരണമായിരിക്കുന്നു. അപ്പോൾ ഈ സുഖദുഃഖമോഹങ്ങൾ അനാദിയായിരിക്കുന്നു, ജന്മം അനാദിയായിരിക്കുന്നു, അനുപരതമായിരിക്കുന്നു, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ തന്നെ വ്യാഖ്യാനിക്കണം. അനാദി എന്ന് പറയുന്ന ശബ്ദത്തിന് ന വിദ്യത ആദി യോഹോ എന്ന് ഗൗരവീ സമാസത്തിൽ തന്നെ വ്യാഖ്യാനിച്ചാലേ അർത്ഥം കിട്ടത്തുള്ളൂ. അങ്ങനെ അല്ലാത്തവരുടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്താണ് ന ആദി അനാദി? ഇത് തത്പുരുഷ സമാസം കേജിത് വർണ്ണയന്തി. ഈ ശ്ലോകങ്ങളിൽ നിന്ന് അർത്ഥത്തെ എടുക്കുന്നതിന് വളരെ നിഷ്കർഷ ആവശ്യമാണ്. ഭാഷാ പരിജ്ഞാനം കൂടിയേ തീരൂ, അതും ഭാഷയുടെ നിയമങ്ങളെല്ലാം മനസ്സിലാക്കി. ഭാഷകാരന് വളരെ നിഷ്കർഷയോടുകൂടിയാണ് ആ ജോലി ചെയ്യുന്നത്. ഇവിടെ ആദി അനാദി അങ്ങനെയും അർത്ഥം പറയാം. ഭാഷ രണ്ടിനും വഴങ്ങുന്നതാണ്, രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാലോ ഇവിടുത്തെ ആശയത്തിനെല്ലാം കുഴപ്പം വരും. ന ആദി അനാദി എന്ന് പറഞ്ഞാൽ അത് ഉഭയപദാർത്ഥ പ്രധാനമായി വരും. രണ്ട് പദങ്ങളുടെ അർത്ഥത്തിന് തുല്യ പ്രാധാന്യം വരും. ന എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇല്ല, അല്ല. ആദി എന്ന് പറഞ്ഞാൽ കാരണം. ന ആദി എന്ന് പറഞ്ഞാൽ കാരണമല്ല എന്നർത്ഥം വരും. ന ആദി അനാദി എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണമല്ല. അപ്പൊ എങ്ങനെ വരും? പ്രകൃതിയും പുരുഷം ചെയ്യുക വിദ്യനാദി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എങ്ങനെ വരും? പ്രകൃതിയെയും പുരുഷനെയും വിദ്യനാദി, അനാദി വിദ്യ അനാദി കാരണമല്ല എന്ന് വിധി മനസ്സിലാക്കൂ എന്നർത്ഥം വരും. തത്പുരുഷ സമാസത്തിൽ വരുന്ന അർത്ഥം അങ്ങനെയാണ്. ബൗറിയിലാണെങ്കിലോ പ്രകൃതിയും പുരുഷനും കാരണമില്ലാത്തതാണ് എന്നർത്ഥം വരും. രണ്ടും തമ്മിലെ വ്യത്യാസം. അങ്ങനെ ചിലരുടെ അർത്ഥം മനസ്സിലാക്കുന്നു. അതും വേദാന്തികൾ തന്നെ, പക്ഷെ അത് ശരിയല്ല. ഇങ്ങനെ ഒരർത്ഥം പറയുന്നുള്ള എന്താ ഗുണം? നമുക്ക് കേട്ടിട്ട് ഇതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. തേനഹീകര ഈശ്വരസി കാരണത്വ സിദ്ധി. അതുകൊണ്ടുള്ള ഗുണം ഈ പ്രപഞ്ചത്തിന് കാരണം ഈശ്വരനിൽ വരും. ഈശ്വരസ്യ കാരണത്വ സിദ്ധി എന്നാണ്. പ്രപഞ്ചത്തിന്റെ കാരണം ഈശ്വരന് വരുന്നത് ഇവിടെ ഇപ്പോ ആചാര്യസ്വാമികൾക്കും ഇഷ്ടമല്ല. തേനഹിങ്കില ഈശ്വരസ്യ കാരണത്തും സിദ്ധ്യതി, ഈശ്വരന് കാരണത്തും വരുന്നു. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. പ്രകൃതിയും പുരുഷനും കാരണമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ കാരണം ഈ സൃഷ്ടിക്ക്? ഈശ്വരൻ. അതുപോരെയെന്ന് നമ്മളും ചിന്തിക്കും, പക്ഷെ അത് പോരെന്നാ പറയുന്നു. അതിൽ വളരെ സൂക്ഷ്മമായ വ്യത്യാസമുണ്ട് അങ്ങനെ പറയുന്നതിൽ. എന്താണ്? അങ്ങനെ ഈശ്വരനെ പ്രകൃതി ഈ ജഗത്തിന് കാരണമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. പ്രകൃതിയും പുരുഷനെയും വിട്ടിട്ട്, എന്നുവെച്ചാൽ അവരെ കൂടി സ്വീകരിച്ചിട്ടാണെങ്കിൽ പറ്റും. പ്രകൃതി പുരുഷന്മാരെ വിട്ടിട്ട് ഈശ്വരനെ ജഗത്തിന് കാരണമായി സ്വീകരിക്കുന്നത് ശരിയല്ല. അത് വിശദീകരിക്കുന്നു ഏതി പുന പ്രകൃതി പുരുഷു ഏവ നിത്യു സ്യാദാം തത്കൃതമേവ ജഗത്. പ്രകൃതി പുരുഷന്മാരെ മാത്രം നിങ്ങൾ നിത്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, അനാദിയായി സ്വീകരിച്ചു കഴിഞ്ഞാൽ തത്കൃതമേവ ജഗത്. പ്രകൃതി പുരുഷന്മാർ കൂടി ചേർന്ന് ജഗത്തിനെ സൃഷ്ടിച്ചു എന്ന് വരും. ഈ പ്രപഞ്ചം അവരുടെ സൃഷ്ടിയാണെന്ന് വരും. പൂർവക്ഷി പറയുന്നതാണ്, സിദ്ധാന്തമല്ല. പ്രകൃതി പുരുഷന്മാരെ നിത്യമെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ജഗത്ത് അവർ സൃഷ്ടിച്ചെന്ന് വരും. എന്നാൽ ഈശ്വരസ്യ ജഗത കർത്തൃത്വം, ഈശ്വരനിൽ ജഗത്തിന്റെ കർത്തൃത്വം വരത്തില്ല. അതുകൊണ്ട് ഈശ്വരനാണ് ഈ ജഗത്തിനെ സൃഷ്ടിച്ചതെന്ന് വരണം. അതിനുവേണ്ടി എന്ത് പറയുന്നു? പ്രകൃതിയും പുരുഷനും കാരണമല്ല എന്ന് വ്യാഖ്യാനിക്കുന്നു. ഇത്രയും ഭാഗം പൂർവക്ഷമാണ്. ചിലരങ്ങനെ പറയുന്നു. എന്താണ് അവർ പറയുന്നതിന് താല്പര്യം? ഈ ജഗത്തിന് കാരണമായിരിക്കുന്ന ഈശ്വരനാണ്, പ്രകൃതിയും പുരുഷനും അല്ല. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് സിദ്ധാന്തം, ഇതല്ല സിദ്ധാന്തം, ഇതല്ല തത്വം. എന്തുകൊണ്ട്? തഥാസത് ഈ പറഞ്ഞ് ശരിയല്ല. ഏത്? പ്രകൃതിയും പുരുഷനും അല്ല ജഗത്തിന് കാരണം, ഈശ്വരനാണ് ജഗത്തിന് കാരണം എന്ന് പറയുന്നത് ശരിയല്ല. എന്താ അങ്ങനെ പറയുന്നതിന് വരുന്ന ദോഷം? അതടുത്ത് പറയുന്നു, പാക് പ്രാക് പ്രകൃതി പുരുഷയോ ഉത്പത്തേ ഈശിത വ്യഭാവ ഈശ്വരസ്യ അനീശ്വരത്വ പ്രസംഗ. അങ്ങനെ പറയുന്നതിന് ഒരുപാട് ദോഷങ്ങളുണ്ട്, നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് ദോഷങ്ങൾ. എന്താണ്? പ്രാക് പ്രകൃതി പുരുഷയോർ ഉത്പത്തേ. അങ്ങനെ വരുമ്പോ ഈ പ്രകൃതിയെയും പുരുഷനെയും ഈ ജഗത്തിന്, ജഗത്തെന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ പ്രത്യക്ഷമായി അനുഭവിക്കുന്ന ഈ ജഗത്ത്, ഈ ജഗത്തിന് പ്രകൃതിയും പുരുഷനെയും കാരണമായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രകൃതിയും പുരുഷനും എല്ലാം ഈ ജഗത്തിൽ അന്തർഭവിക്കും. അതും സൃഷ്ടിക്കപ്പെട്ടതായി സ്വീകരിക്കേണ്ടി. ഒരു കാലത്ത് പ്രകൃതി പുരുഷന്മാരും ഉണ്ടായിരുന്നില്ല, പിന്നെ പ്രകൃതി പുരുഷന്മാരെല്ലാം ഉണ്ടായി, പിന്നെ ഈ കാണുന്ന സ്ഥൂലമായ ജഗത്തുണ്ടായി എന്നെല്ലാം സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രകൃതി പുരുഷന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അങ്ങനെ ഒരു മുമ്പിനെ കുറിച്ച് സങ്കല്പിക്കേണ്ടി വരും. ഒരു കാലത്ത് പ്രകൃതി പുരുഷന്മാരൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള ഒരു കാലം. പ്രകൃതി പുരുഷ ഒരു പ്രത്യേക പ്രാക് അതിന് മുമ്പ് ഈശിതവ്യ അഭാവ അവിടെ ഒരു ഈശ്വരനെ കൽപ്പിക്കുക. ആ ഈശ്വരനിൽ ഈശിതവ്യമായി ഒന്നുമില്ല, അതായത് ആ ഈശ്വരൻ ഒരു പണിയില്ലാത്ത ഈശ്വരനായിരിക്കും. ഈശ്വരന് ഈശ്വരന്റെ ഐശ്വര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യാനൊരു കാര്യമില്ല. ആചാര്യസ്വാമികൾ ചോദിക്കുന്നത് അങ്ങനെ ഒരു ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ഈശ്വരനാണ്? അങ്ങനെ ഒരു ഈശ്വരന് യാതൊരു പ്രസക്തിയില്ല. ഈശ്വരവ്യമായ തന്റെ ഐശ്വര്യങ്ങൾക്ക് വിഷയമായ ഒന്നുമില്ലാതിരിക്കുക ഒരു ഈശ്വരൻ. ഈശ്വരവ്യ അഭാവ ഈശ്വരസ്യ അനീശ്വരത്വ പ്രസംഗ. പിന്നെ ഈശ്വരൻ ഈശ്വരനല്ലാതായിത്തീരും. പറയുന്നതിന്റെ ചുരുക്കം എന്താണ്? അനാദിയായ പ്രകൃതി പുരുഷന്മാരില്ലെങ്കിൽ പിന്നെ ഈശ്വരനുമില്ല, പിന്നെ ആർക്കു വേണ്ടിയാ ഈശ്വരൻ? ഒരു പണിയില്ലാത്ത ഈശ്വരനെ കൊണ്ട് ആർക്കാ ഉപയോഗം? അങ്ങനെയുള്ള ഒരു ഈശ്വരനെ കുറിച്ച് സങ്കല്പിക്കുന്നത് നിരർത്ഥകമാണ്. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു തത്വത്തിന് പിന്നെ അവിടെ ഒരു പ്രസക്തിയില്ല. അപ്പൊ ഈ പ്രകൃതി പുരുഷന്മാര് അനാദിയായി കാരണരഹിതമായി നിൽക്കുന്നതുകൊണ്ട് ഈശ്വരനും അവിടെയുണ്ട്. അപ്പോൾ ഈശ്വരൻ ഈശ്വരത്വം വരുന്ന എന്തുകൊണ്ട്? ആ പ്രകൃതി പുരുഷന്മാരെ ഉപയോഗിച്ച് ഈശ്വരൻ തന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പ്രകൃതി പുരുഷന്മാരൊന്നുമില്ല, കേവലം ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു ഈശ്വരൻ എന്ന് പറയുന്ന തത്വത്തെ അംഗീകരിക്കുന്നതിന് യാതൊരു യുക്തിയുമില്ല, അനുഭവത്തിൽ സങ്കല്പിക്കാനും പറ്റുന്നില്ല. അത് ഒരു ദോഷം. അതാണ് ഈശ്വരസ്യ അനീശ്വരത്വ പ്രസംഗ. അതുകൊണ്ട് പ്രകൃതി പുരുഷന്മാർക്ക് കാരണത്തെ സ്വീകരിക്കരുത്. അത് ഈശ്വരനെ പോലെ തന്നെ അനാദിയാണ്. ഇത് അദ്വൈതത്തിലെ ഒരു പ്രധാന സിദ്ധാന്തമാണ്. ഗീതയിൽ അത് പറയുന്നുണ്ട്. ഈശ്വരനും പ്രകൃതിയും ജീവനും മൂന്നും അനാദിയാണ്. അത് ഈ മൂന്നിനും കാരണമില്ല. അനാദി എന്ന് പറഞ്ഞാൽ കാരണമില്ല. അത് മാത്രമല്ല, സംസാരസ്യ അന്തർനിമിത്തത്തെ അന്തർമോക്ഷത്വ പ്രസംഗ. അങ്ങനെ എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ദോഷം വരും. ഈ സുഖ ദുഃഖ മോഹ രൂപത്തിലുള്ള സംസാരം, ഈ സംസാരത്തിന് കാരണമായി എന്തിനു സ്വീകരിച്ചിരിക്കുന്നു? പ്രകൃതിയെ സ്വീകരിച്ചിരിക്കുന്നു. അനാദിയായ പ്രകൃതിയാണ് ഈ സംസാരത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സുയതേ സചരാചരം എന്ന് നേരത്തെ പറഞ്ഞു. ഈ കാണുന്ന ജഗത് വൈചിത്രത്തെ ഈ പ്രകൃതിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മയാധ്യക്ഷേണ എന്നിവിടെ പറഞ്ഞു. ഈശ്വരനെ കൂടെ അവിടെ സ്വീകരിക്കുന്നു. ഈശ്വരന്റെ സാന്നിധ്യത്തിൽ ഈ പ്രകൃതി ഈ സംസാരത്തെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. അങ്ങനെ അനാദിയായ ഒരു കാരണത്തെ ഇവിടെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഈ സംസാരത്തിന് അങ്ങനെ ഒരു നിമിത്തത്തെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അന്തർമോക്ഷത്വ പ്രസംഗ? ഇവിടെ ആർക്കും മോക്ഷമില്ലാതെ പറഞ്ഞല്ലോ. പ്രകൃതി അനുപരതമായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നെങ്കിലും ചില ജീവന്മാർ ആ പ്രകൃതിയിൽ നിന്ന് മുക്തരായിത്തീരും. മുക്തപുരുഷന്മാരെന്ന് പറയുന്നതാണ്. പ്രകൃതി ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്ന ആർക്ക്? അജ്ഞന്മാർക്ക്. മുക്തന്മാരതിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംസാരത്തിന് കാരണമായിരിക്കുന്ന പ്രകൃതി? അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പൊ സംസാര കാരണം നശിപ്പിച്ചിട്ടാണ് അവർ ഈ സംസാരത്തിൽ നിന്ന് മോചനം നേടുന്നത്. ഈ സംസാരം കാരണം കൂടാതെ എന്ന് വെച്ചാൽ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതാണെങ്കിൽ അതിന് നശിപ്പിക്കാൻ കഴിയത്തില്ല. യാദൃശ്ചികമായി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു എന്ന് കരുതിക്കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കുന്നതിന് ഉപായമില്ലാതെ. കാരണം ഒരു കാര്യമാണെങ്കിൽ കാരണത്തെ നശിപ്പിക്കുന്നതുകൊണ്ട് അതിനെ നശിപ്പിക്കാം. ഒന്നൊരു കാര്യമേ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുന്നതിന് എന്താ ഉപായം? ഒരു ഉപായം ഇല്ലാതെ പോകും. കാരണം ആ കാരണം നശിക്കാതെ ഇങ്ങനെ കാര്യം നശിക്കും. അപ്പോൾ ഇതിനൊരു കാരണത്തെ സ്വീകരിച്ചാലേ പറ്റും. സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ആ കാരണത്തിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ കാര്യത്തിൽ നിന്ന് മുക്തമാകാം. പ്രകൃതിയിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ സംസാരത്തിൽ നിന്ന് മുക്തമാകാം. ഇനി ആ കാരണത്തെ നശിപ്പിച്ചിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ കാരണത്തിൽ നിന്ന് സ്വയം വിട്ടുനിന്നിട്ടാണെങ്കിലോ, ഏത് രീതിയിലും ആ കാരണത്തിൽ നിന്ന് മുക്തമാകും. മുക്തമായി കഴിഞ്ഞാൽ കാര്യത്തിൽ നിന്ന് മുക്തമാകും. എങ്ങനെ? രോഗകാരണത്തിൽ നിന്ന് മുക്തമാകുമ്പോൾ രോഗത്തിൽ നിന്ന് മുക്തമാകും. അതുപോലെ അതുകൊണ്ട് ഈ സംസാരത്തിന്, സുഖദുഃഖ മോഹരൂപത്തിലുള്ള ഈ സംസാരത്തിന് ഒരു കാരണത്തെ സ്വീകരിച്ചേ പറ്റൂ. ആ കാരണം അനാദിയായി സ്ഥിതി ചെയ്യുന്നു. ഒരു ജീവൻ ആ കാരണത്തിൽ നിന്ന് മുക്തമായി തീരുമ്പോൾ കാര്യമായ സംസാരത്തിൽ നിന്ന് മുക്തമായി തീരുന്നു. അതുകൊണ്ട് സംസാരസ്യ നിർനിമിത്തത്വ, സംസാരത്തിന് ഒരു കാരണമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അന്തർമോക്ഷത്വ പ്രസംഗ. മോക്ഷമില്ലാതെ അത് രണ്ടാമത്തെ ദോഷം. ഇതിലെല്ലാം വലിയൊരു ദോഷം ഇനി വരാൻ പോകുന്നതാണ്, ഏറ്റവും വലിയ ദോഷം. ഈ പ്രകൃതിയെ കാരണമായി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ശാസ്ത്ര അനർത്ഥിക്ക് പ്രസംഗം അതാണ്. ശാസ്ത്രം അനർത്ഥകമായി തീരും. ശാസ്ത്രം അർത്ഥശൂന്യമായി തീരും എന്ന് വെച്ചാൽ അത് പ്രയോജനശൂന്യമായി തീരും. ആധ്യാത്മികശാസ്ത്രത്തിൽ പറയുന്ന ഏറ്റവും വലിയ ദോഷങ്ങളിലൊന്നാണ് ശാസ്ത്രം പ്രയോജനമില്ലാത്തതായി തീരുക എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്ന എന്താണ് ശാസ്ത്രം പ്രയോജനമില്ലാത്തതെന്ന്. പക്ഷെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ പറയുന്ന എന്താണ് ശാസ്ത്രത്തിന് പ്രയോജനമില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ദോഷമാണ്. എന്തുകൊണ്ട് ശാസ്ത്രത്തിന് പ്രയോജനമില്ലാതെ വരുന്നു? ശാസ്ത്രം എന്ന് പറയുന്നത് മോക്ഷമാർഗത്തെ ഉപദേശിക്കുന്നതാണ്. അത് കാര്യകാരണ സഹിതമായി പറയുകയാണ്. ഇന്നതാണ് ബന്ധനത്തിന് കാരണം, ഇന്ന വഴിയെ പോയി കഴിഞ്ഞാൽ ആ ബന്ധനത്തിൽ നിന്ന് മോചനം ഉണ്ടാകും എന്ന് കാര്യകാരണം യുക്തിയുക്തമായി പറയുന്ന പ്രമാണമാണ് ശാസ്ത്രം. അപ്പോൾ ഇവിടെ പറയുന്ന ഈ കാര്യകാരണ ബന്ധങ്ങളെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതിപാദനം ചെയ്യുന്ന ശാസ്ത്രവും വ്യർത്ഥമായി തീരും. പിന്നെ ആ ശാസ്ത്രം കൊണ്ടൊരു പ്രയോജനമില്ല. ശാസ്ത്രത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്താണ്? മോക്ഷമാണ്. അത് യുക്തിയുക്തമായി പറയുന്നു. സംസാരം ഇന്നതാണ്, സംസാരത്തിന് കാരണം ഇന്നതാണ്, സംസാരത്തിൽ നിന്നുള്ള മോചനം ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ അതിനെല്ലാം നിഷേധിക്കുന്നു. നിഷേധിച്ചിട്ട് എന്ത് പറയുന്നു? പ്രകൃതി പുരുഷന്മാർ അനാദിയല്ല, കേവലനായ ഈശ്വരനാണ് ജഗത്തിന്റെ കർത്താവ് എന്നെല്ലാം പറയുമ്പോൾ ബന്ധമോക്ഷ വ്യവസ്ഥ ഇല്ലാതായി പോവുകയാണ്. ശാസ്ത്രം അനർത്ഥകമായി തീരും. ശാസ്ത്രം അനർത്ഥകമായി തീർന്നാലോ പിന്നെ ആരും ആധ്യാത്മിക മാർഗത്തിലേക്ക് പ്രവേശിക്കത്തില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല. കാരണം ആധ്യാത്മിക മാർഗത്തിൽ പ്രവേശിക്കുന്നതിന് പ്രമാണമായിരിക്കുന്നത് ശാസ്ത്രമാണ്. ശാസ്ത്രത്തെ ആശ്രയിച്ച ഒരാൾക്ക് ആ വഴിക്ക് തിരിയാൻ പറ്റും. ശാസ്ത്രത്തിൽ അനർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ആത്മീയമില്ല. അത് മറ്റൊരു ദോഷം. ആത്യന്തികമായി സംഭവിക്കുന്ന എന്താണ്? ബന്ധമോക്ഷ അഭാവ പ്രസംഗ. ബന്ധമോക്ഷങ്ങളെന്ന് പറയുന്നത് ഇല്ലാതെ വരും. അതില്ലാതെ വന്നു കഴിഞ്ഞാലോ പിന്നെ ആരും മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കത്തില്ല, ആരും ബന്ധത്തെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കത്തില്ല, ആത്മീയ സാധനങ്ങളിൽ പ്രവർത്തിക്കത്തില്ല. ഇങ്ങനെ വളരെയധികം ദോഷങ്ങൾ സംഭവിക്കും. ഇതെല്ലാം കൊണ്ടെന്താണ്? ഒരിക്കലും ജഗത് കാരണനായി ഈശ്വരനെ മാത്രം സ്വീകരിക്കരുത്. പിന്നെയോ പ്രകൃതി പുരുഷന്മാരെ കൂടി സ്വീകരിച്ചോളും. അപ്പൊ പ്രകൃതി പുരുഷന്മാരെയും ഈശ്വരനെ പോലെ തന്നെ അനാദിയായി സ്വീകരിക്കുന്നു. സ്വീകരിച്ചാൽ മാത്രം പോരാ, പ്രകൃതിയും പുരുഷനും കാരണരഹിതനായി സ്ഥിതി ചെയ്യുന്നു ഈശ്വരനെ പോലെ തന്നെ. നിത്യത്വേ, അതുകൊണ്ടെന്താണ് പ്രകൃതി പുരുഷന്മാരെ നിത്യമായി സ്വീകരിക്കുക? പുനരീശ്വര പ്രകൃത്യോഹോ, ഈശ്വരനെയും ഈശ്വരന്റെ രണ്ട് പ്രകൃതികളിൽ എന്താണ് പരപ്രകൃതിയും അപരപ്രകൃതിയും, ഈ രണ്ട് പ്രകൃതികളെയും ഈശ്വരനെ പോലെ തന്നെ നിത്യമായി സ്വീകരിക്കണം, അനാദിയായി അനന്തമായി സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാലോ ഈശ്വരൻ സദാ ഈശ്വരനായി തന്നെ ഇരിക്കുന്നു. ഈശ്വരന്റെ ഐശ്വര്യം എന്ന് പറയുന്ന ആ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ ഈ ഇവിടെ സദാ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിങ്ങനെ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവന്മാര് മോക്ഷത്തെ ആഗ്രഹിക്കുന്നു, സംസാരത്തിൽ നിന്നുള്ള ഉപരിധി ആഗ്രഹിക്കുന്നു, അവരെ പ്രകൃതിയിൽ നിന്ന് സ്വതന്ത്രരാകുന്നു. അതിനുവേണ്ടി ശാസ്ത്രം അവിടെ അർത്ഥവത്താകുന്നു. ബന്ധമോക്ഷങ്ങളെല്ലാം സത്യമായിത്തീരുന്നു. അജ്ഞന് ബന്ധം, മുക്തന് മോക്ഷം, ഇങ്ങനെയൊരു വ്യവസ്ഥ വരുന്നു. ഇതെല്ലാം സംഭവിക്കുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനൊരു കാരണമുണ്ട്. നമ്മൾ ഈ ബാഹ്യമായി കാണുന്ന ഈ പ്രപഞ്ചത്തിന് ഇതൊരു തുടക്കം, ഒരു ശൂന്യതയിൽ നിന്ന് തുടങ്ങിയതാണ് എന്ന് ധരിക്കാൻ പാടില്ല. ഇത് അനാദിയായിരിക്കുന്ന പ്രകൃതിയുടെ പരിണാമമാണത്. ജീവനും അതുപോലെ അനാദിയായിരിക്കുന്നു. അതുകൊണ്ട് പ്രപഞ്ചത്തിന് നമ്മൾ ധരിക്കുന്നത് പോലെ ഒരു കാരണമില്ല. പ്രകൃതിയല്ലാതെ മറ്റൊരു കാരണമില്ല. പ്രപഞ്ചത്തിന് കാരണമുണ്ടെന്ന് പറയാം. എന്താണത്? ഈ പ്രപഞ്ചം തന്നെ അതിന് കാരണം. എന്താ പ്രപഞ്ചം തന്നെ എന്ന് പറയുന്ന കാരണം? പ്രകൃതിയുടെ പരിണാമരൂപമാണ് ഈ പ്രപഞ്ചം. ഇത് വീണ്ടും പരിണമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ പ്രകൃതി എന്ന് പറയുന്ന തത്വത്തിന് മാറ്റമൊന്നുമില്ല. ഇതൊരു തരം ഭൗതികവാദം പോലെയാണ്. ഭൗതികവാദികൾ ഇതുപോലെയൊക്കെ തന്നെ പറയുന്നു. ഇതിന് മറ്റൊരു കാരണമില്ല. പ്രപഞ്ചത്തിന്, പ്രകൃതിക്ക് അതല്ലാതെ മറ്റൊരു കാരണമില്ല. ഇത് സ്വയം നിലനിൽക്കുന്നതാണ് എന്ന് പറയും. പക്ഷെ അതും ഇത് തമ്മിൽ വ്യത്യാസം എന്താണ്? ഇവിടെ ഈശ്വര തത്വത്തെ കൂടി അംഗീകരിക്കുന്നു. അതായത് പ്രകൃതി എന്ന് പറയുന്നത് ഈശ്വരന്റെ ഐശ്വര്യമാണ് എന്ന് സ്വീകരിക്കുന്നു. ആണ് രണ്ടും തമ്മിൽ വ്യത്യാസം. ഈ പ്രകൃതി അനാദിയായി സ്വയം നിലനിൽക്കുന്നത് തന്നെ. പക്ഷെ അത് നിലനിൽക്കുന്ന എങ്ങനെ? ഈശ്വരന്റെ ഐശ്വര്യമായി നിലനിൽക്കുന്നു. അതാണ് കേവലമായ ഭൗതികവാദവും ആത്മീയവാദവും തമ്മിലുള്ള വ്യത്യാസം. ഈ സന്ദർഭത്തിൽ, ഈ പ്രകരണത്തിൽ ഒരു ഇത് ഈശ്വരന്റെ ഒരു ഐശ്വര്യമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അത് മനസ്സിലാകുന്നില്ല. മറ്റൊന്ന്, ഭൗതികവാദി എന്നാണ് ചിന്തിക്കുന്നത്? കേവല ഭൗതികവാദി. ഈ ദുഷ്ടമായിരിക്കുന്ന, സ്ഥൂലമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് അദൃഷ്ടമായ മറ്റേതോ കാരണമുണ്ടെന്ന് ധരിക്കുന്നു. ഇവിടെ പറയുന്ന എന്താണ്? അതിനങ്ങനെ അദൃഷ്ടമായൊരു കാരണമില്ല. കാരണം ഇത് പരിണാമമാണ്, സത്കാര്യവാദമാണ് ഇവിടെ പറയുന്നത്. ഇത് ഈ കാണുന്നത് കേവലം പ്രകൃതിയുടെ പരിണാമമാണ്. ഈ നമ്മൾ കാണുന്ന ഇത് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ സത്യമായ ഭാവം. ഇത് പരിണാമത്തിന്റെ ഒരു തലത്തിൽ ഇത് സ്ഥൂലമായ ഭാവത്തെ പ്രാപിക്കും, വേറൊരു തലത്തിൽ സൂക്ഷ്മമായ ഭാവത്തെ പ്രാപിക്കും. പ്രകൃതി എന്ന് പറയുന്ന തത്വത്തിനവിടെ മാറ്റമില്ല. ഒരേ പ്രകൃതി തന്നെ സ്ഥൂല സൂക്ഷ്മ ഭാവങ്ങളെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് സൃഷ്ടിപ്രളയങ്ങളെന്ന് പറയുന്നത്. ഈ കാണുന്ന പ്രകൃതി തന്നെ, ഈ കാണുന്ന ജഗത്ത് തന്നെ അത് സൂക്ഷ്മമായ ഭാവത്തെ പ്രാപിക്കുമ്പോൾ പറയുന്നതിന് പ്രളയമെന്ന് പറയുന്നു. കുടം അത് പ്രകടമായ ഭാവത്തെ വിട്ട് ഒരു സൂക്ഷ്മമായ ഭാവത്തെ പ്രാപിക്കുമ്പോൾ മണ്ണ്, അത് മറ്റൊരു രൂപാന്തരത്തെ പ്രാപിക്കുമ്പോൾ ഒരു സ്ഥൂലഭാവം നമ്മൾ പറയുന്നതിന് കുടമെന്ന് പറയുന്നു. ഇവിടെ വസ്തു ഒന്ന് തന്നെ. അതാണ് സത്കാര്യവാദം. അത് മാറ്റം വരുന്നില്ല. അപ്പോൾ ഇതിന് ഇതല്ലാതെ മറ്റൊരു കാരണമില്ല, മറിച്ച് പരിണാമഭേദങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ജഗത്തിന് കാരണത്തെ അന്വേഷിക്കുക, അത് അബദ്ധമാണ്. ജഗത്ത് സ്വയം നിലനിൽക്കുന്നതാണ്. എങ്ങനെ? മയാധ്യക്ഷേണ, ഈശ്വരന്റെ സാന്നിധ്യത്തിൽ അത് അനാദിയായി നിലനിൽക്കുന്നു. അവിടെ ഈശ്വര സാന്നിധ്യത്തെ അംഗീകരിച്ചിട്ട് ഈശ്വരന്റെ ഐശ്വര്യമായി പ്രപഞ്ചത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചത്തിന് വേറൊരു കാരണത്തെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ആ സ്വയം തന്നെ കാരണവും ആ സ്വയം തന്നെ കാര്യവുമാണ്. ഈശ്വരനെ പോലെ തന്നെ അത് നിലനിൽക്കുന്നു. അതുകൊണ്ട് മറ്റൊന്നുകൂടി, ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുമ്പ് ഈ ജഗത്തില്ലായിരുന്നു, ശൂന്യതയിൽ നിന്ന് അങ്ങനെ സൃഷ്ടിച്ചു. എന്ന് കരുതേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്. അതിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഇതിന് അനാദി എന്ന് പറയുന്നത്. നിത്യത്വേ പുനരീശ്വര പ്രകൃതിയോഹോ. ഈശ്വരനെയും ഈ പ്രകൃതികളെയും നിത്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ സർവം ഏതത് ഉപന്നം ഭവേ. നമ്മുടെ ചിന്ത മുഴുവനും യുക്തിയുക്തമായി തീരും. അപ്പൊ ഇവിടെ വെറുതെ അർത്ഥശൂന്യമായ കൽപ്പനകളൊന്നും ഇവിടെ ഇല്ല. അധ്യാത്മശാസ്ത്രം എല്ലാം ഉപപന്നമായിട്ടുള്ള, അതായത് യുക്തിയുക്തമായിട്ടുള്ള വിചാരങ്ങളേ ഉള്ളൂ. അത് നമ്മൾ ശരിക്കും ധരിക്കാത്തതുകൊണ്ടാണ് നമ്മളിതിൽ പല പല കൽപ്പനകളും പറഞ്ഞ് വഴക്കടിക്കുന്നു. ഇതെല്ലാം ഒരിടത്ത് തന്നെ നിൽക്കുന്നതാണ്. സത്യം എന്ന് പറഞ്ഞാലും മിഥ്യ എന്ന് പറഞ്ഞാലും എല്ലാം പരമാർത്ഥത്തിലൊരർത്ഥം തന്നെ. അത് മനസ്സിലാകാതെ തന്നെ ആൾക്കാർ അങ്ങനെ പറയുന്നു. ഇതെങ്ങനെ ശരിയാകുന്നു? കഥം ഇതെല്ലാം യുക്തിയുക്തമായി തീരുന്ന എങ്ങനെ? ഈ പ്രകൃതി പുരുഷന്മാരെ ഈശ്വരനെ പോലെ തന്നെ അനാദിയായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത് പറയുന്നു. വികാരാംശ ഗുണാംശ്ചൈവ വക്ഷ്യമാണാം വികാരാൻ ബുദ്ധ്യാദി ദേഹേന്ദ്രിയ അന്താൻ ഗുണാംശ സുഖദുഃഖ മോഹ പ്രത്യാകാര പ്രണദാൻ വിദ്ധിജാനേഹി പ്രകൃതി സംഭവാൻ പ്രകൃതി ഈശ്വരസ്യ വികാരകാരണശക്തി ത്രിഗുണാത്മിക മായ സാ സംഭവോ യേഷാം വികാരാണാം ഗുണാനാം ച താൻ വികാരാൻ ഗുണാംശ വിദ്ധി പ്രകൃതി സംഭവാൻ പ്രകൃതി പരിണാമാൻ വികാരാംശ ഗുണാംശ ചെയ്യുക. ഈ വികാരങ്ങളും ഗുണങ്ങളും എല്ലാം അപ്രകൃതി സംഭവമാണ് എന്നുവെച്ചാൽ പ്രകൃതിയുടെ പരിണാമങ്ങളാണ് എന്ന് സ്വീകരിച്ചാൽ ഇവിടെ ദോഷമൊന്നുമില്ല. വക്ഷ്യമാണാൻ വികാരാൻ, അടുത്തിനി പറയാൻ പോകുന്ന വികാരങ്ങൾ ബുദ്ധിയാദികളെ കുറിച്ച് പറയും, ദേഹത്തെക്കുറിച്ച് പറയും, ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറയും. ഇതെല്ലാം എന്താണ്? ഗുണങ്ങൾ. സുഖദുഃഖ മോഹപ്രത്യയ ആകാര പരിണതാൻ, സുഖം ദുഃഖം മോഹ രൂപത്തിൽ പരിണമിച്ചിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? സത്വരജസ് തമസ്സുകൾ. വിധിജാനിഹി, ഇതിനെയൊക്കെ എങ്ങനെ മനസ്സിലാക്കണം? പ്രകൃതി സംഭവമാണ്, അനാദിയായിരിക്കുന്ന ആ മായയിൽ നിന്ന് മായ എന്ന് പറയുന്നു. മായ എന്ന് കേട്ടാൽ തന്നെ ആൾക്കാർ ധരിക്കുന്ന എന്താണെന്തോ ഇന്ദ്രജാലം മാജിക് എന്ന് പോലെ, അങ്ങനെയല്ല. ഇതിനെ നിർവചിക്കാൻ കഴിയാത്തതുകൊണ്ട് ചിലടത്ത് പറയും എന്താണ് ഇന്ദ്രജാലം പോലെ എന്ന് പറയും. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഇതിന് യുക്തിയുക്തമായൊരു കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ടത് പറ്റുന്നില്ല? ഇതിന് കാരണമില്ലാത്തതുകൊണ്ട്. കാരണമില്ലാത്ത ഒന്നിന് ഒരു കാരണത്തെ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ യുക്തിഭംഗം വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും എന്താണ്? ഇത് ഇന്ദ്രജാലം പോലെയാണ് എന്ന് പറയും. അല്ല, മായ എന്ന് പറഞ്ഞാൽ അതിന് ഇന്ദ്രജാലം എന്നുള്ള അർത്ഥമില്ല. മറിച്ച് ഈ കാണുന്ന പ്രകടമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ പരിണാമത്തിന് കാരണമായിരിക്കുന്ന ഒരു തത്വം ആണ് പറയുന്നത് പ്രകൃതി സംഭവാൻ. ഇതെല്ലാം പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. പ്രകൃതി ഈശ്വരസ്യ, പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരന്റെ പ്രകൃതി. വികാരകാരണശക്തി, ഈ കാണുന്ന വികാരങ്ങൾക്കെല്ലാം ദുഷ്ടമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്നത് എന്താണ്? ത്രിഗുണാത്മിക സത്വരജസ്തമോ ഗുണരൂപിണിയായിരിക്കുന്ന മായ സാ സംഭവ യേഷാം, അതാണ് കാരണം. സംഭവം കാരണം. വികാരാണാം ഗുണാനാം ച വികാരങ്ങൾക്ക്, ശരീര ഇന്ദ്രിയ വികാരങ്ങൾക്കും സുഖദുഃഖമോഹ രൂപത്തിലുള്ള ഗുണങ്ങൾക്കും എല്ലാം ഇത് കാരണമാണ്. താൻ വികാരാൻ ഗുണാംശ വിദ്ധി, അതുകൊണ്ട് ഈ വികാരങ്ങളെയും ഗുണങ്ങളെയും എല്ലാം പ്രകൃതി സംഭവാൻ, പ്രകൃതി പരിണാമാൻ, പ്രകൃതി പരിണാമങ്ങളായി ധരിക്കണം. ഇതെല്ലാം പ്രകൃതിയിൽ നിന്നും ഉണ്ടായതാണ് എന്ന് പറഞ്ഞിവിടെ വളരെ പ്രധാനപ്പെട്ട പ്രപഞ്ച സൃഷ്ടിയെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തത്വത്തെ പറഞ്ഞിരിക്കുകയാണ്. ഈ പ്രകൃതി അനാദിയാണ്. അനാദിയായ പ്രകൃതി തന്നെ പരിണാമരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് പ്രപഞ്ചം. അതുകൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചം ഇതും അനാദിയാണ്, അനുപരതമാണ്. ഈശ്വരനും അതുപോലെ അനാദി അനന്തമായി നിലനിൽക്കുന്നു. ഇതിങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ബന്ധമോക്ഷ വ്യവസ്ഥകൾ വരുന്നത്, മോക്ഷശാസ്ത്രം അർത്ഥവത്താകുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു ഏതെങ്കിലും ഒരു ശൂന്യതയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണത്തിൽ നിന്നുണ്ടായതായി ധരിക്കാൻ പാടില്ല. ഇതാണ് ഇവിടെ പറയുന്നത്. അനാദിയായി തന്നെ സ്വീകരിക്കണം, കാരണരഹിതമായി തന്നെ സ്വീകരിക്കണം. അനാദി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം കാരണമില്ലാത്തത് എന്നോ, ആദി എന്ന് വെച്ചാൽ കാരണം, അനാദി എന്ന് വെച്ചാൽ കാരണമില്ലാത്തത്. കാരണമില്ലാത്തതെന്ന് വെച്ചാൽ എന്നുള്ളത്. പ്രകൃതിയും പുരുഷം ച ഇവ പ്രകൃതിയെയും പുരുഷനെയും ഉഭവോപി രണ്ടിനെയും അനാദി വിദ്ധി അനാദിയാണെന്ന് ധരിക്കണം, കാരണം ഇല്ലാത്തതാണെന്ന് ധരിക്കണം. ആദിയില്ലാത്തതാണ്, കാരണമില്ലാത്തതാണ്. ആദി എന്ന് വെച്ചാൽ കാരണം. വികാരാൻ ഗുണാം ചെയ്യുക, വികാരങ്ങൾ ദേഹേന്ദ്രിയാദികൾ, ഗുണങ്ങൾ സുഖദുഃഖം മോഹാദികൾ, ഇവയെല്ലാം പ്രകൃതി സംഭവാൻ വിദ്ധി, പ്രകൃതിയിൽ നിന്നും സംഭവിച്ചത് പരിണമിച്ചതായി വിദ്ധി ധരിക്കൂ, മനസ്സിലാക്കൂ എന്ന. പ്രകൃതിം പുരുഷം ചെയ്യുക വിദ്യനാദി ഉഭാവപി വികാരാംശഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ കാര്യകരണകർത്തൃത്വേ വേദു പ്രകൃതിരുച്യതേ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. ഇവിടെയെല്ലാം സാംഖ്യ സിദ്ധാന്തമനുസരിച്ചാണ് വിശദീകരിക്കുന്ന ഭാഷ്യകാരനും. കേ പുനസ്തേ വികാരാഹ ഗുണാശ്ച പ്രകൃതി സംഭവായിക്യാഹ. ആ വികാരങ്ങൾ ഏതൊക്കെയാണ്, ഗുണങ്ങൾ ഏതൊക്കെയാണ് പ്രകൃതിയിൽ നിന്ന് പരിണമിച്ചത്? അടുത്ത് പറയുന്നു, കാര്യകരണകർത്തൃത്വേ കാര്യം ശരീരം കരണാനി തസ്ഥാനി ത്രയോദശ ദേഹസ്യ ആരംഭകാണി ഭൂതാനി പഞ്ചവിഷയാശ്ച പ്രകൃതി സംഭവ വികാരാഹ പൂർവോക്താഹ ഇഹ കാര്യഗ്രഹണേന ഗൃഹ്യന്തി. കാര്യകരണകർത്തൃത്വം അതെന്താണെന്ന് വിശദീകരിക്കുന്നു. കാര്യം എന്ന് പറയുന്നത് ശരീരം ആണ് കാര്യം. കരണങ്ങൾ തസ്ഥാനി ആ ശരീരത്തിലിരിക്കുന്ന ത്രയോദശകരണം. ശരീരത്തിലെ ത്രയോദശകരണങ്ങൾ എന്ന് പറയുന്നത് സാംഖ്യന്മാരുടെ തത്വങ്ങളെയാണ് പറയുന്നത്. ത്രയോദശകരണങ്ങൾ ജ്ഞാനേന്ദ്രിയ പഞ്ചകം, കർമ്മേന്ദ്രിയ പഞ്ചകം, മനസ്സ് ബുദ്ധി അഹങ്കാരം, അങ്ങനെ 13. അങ്ങനെ ത്രയോദശ എന്ന് പറഞ്ഞു. ജ്ഞാനേന്ദ്രിയ പഞ്ചകം എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയ പഞ്ചകം എന്ന് പറയുന്നത് കർമ്മേന്ദ്രിയങ്ങൾ 5, മനസ്സ് ബുദ്ധി അഹങ്കാരം, സംഖ്യന്മാർ പറയുന്ന ത്രയോദശകരണങ്ങൾ. അതിനെ തന്നെ ഭാഷകാരനോട് പറയുന്നു, കാര്യം ശരീരം കർണാനി തസ്ഥാനി ത്രയോദശ. 13. പിന്നെ ദേഹസ്യ ആരംഭകാണി ഭൂതാനി, ദേഹത്തിന് കാരണമായിരിക്കുന്ന ഭൂതങ്ങൾ 5 പൃഥ്വി തേജോ വായു ആകാശ പഞ്ചഭൂതങ്ങൾ അത് 5. പഞ്ചവിഷയ 5 വിഷയങ്ങൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ഇതെല്ലാം എന്താണ് പ്രകൃതി സംഭവാഹ. സംഭവം എന്ന് വെച്ചാൽ പരിണമിച്ചതെന്നാണ് ഇവിടെ അർത്ഥം. ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് വികാരാഹ. ഇതിനെയാണ് വികാരങ്ങൾ എന്ന് പറയുന്നത്. പൂർവോക്താഹ ഇതാണ് മുമ്പ് പറഞ്ഞത്. ഇഹ കാര്യഗ്രഹീണേന ഗൃഹീന്ദ്രി, ഇവിടെ കാര്യം എന്നുള്ളതുകൊണ്ട് ഇതിനെ എടുക്കണം. ഇതാണ് ഇവിടുത്തെ കാര്യം. ഗുണാശ പ്രകൃതി സംഭവാഹ, ഗുണങ്ങളും പ്രകൃതിയിൽ നിന്ന് പരിണമിച്ചാണ്. എന്താണ് സുഖ ദുഃഖ മോഹാത്മക, സുഖ ദുഃഖ മോഹരൂപത്തിലുള്ള സത്വരജ തമസ്സുകൾ തന്നെയാണ്. സത്വം സുഖമായും രജസ് ദുഃഖമായും തമസ് മോഹമായും അനുഭവപ്പെടുന്നു ആണ് സുഖ ദുഃഖ മോഹാത്മക. കർണാശ്രയത്വാ കർണഗ്രഹണേന ഗ്രഹ്യന്തി, ഇതെല്ലാം കർണത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞല്ലോ, കർണമെന്ന് പറയുന്നത് ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ത്രയോദശ കർണങ്ങളാണ്. ഈ കർണത്തെ ആശ്രയിച്ചിട്ടാണ് ഈ സുഖദുഃഖമോഹങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് കർണത്തെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് ഇതിനെയും കർണം എന്നുള്ളതുകൊണ്ട് ഇതിനെ എടുക്കാം. പ്രകൃതി പരിണമിച്ച സുഖദുഃഖമോഹങ്ങളും കർണങ്ങളാണ്. ഇപ്പൊ കാര്യകരണ കർത്തൃത്വേ തേഷാം കാര്യകരണാനാം കർത്തൃത്വം ഉത്പാദകത്വം, ഈ കാര്യകരണങ്ങളുടെ സൃഷ്ടി ഉത്പാദകത്വം അതിനുണ്ടാക്കുക എന്നുള്ളത് ആണ് തേഷാം കാര്യകരണാനാം കർത്തൃത്വം ഉത്പാദകത്വം ആണ് യത്ത് കാര്യകരണ കർത്തൃത്വം. അപ്പൊ ഈ കാര്യകരണങ്ങളെ സൃഷ്ടിക്കുക, അതിൽ തസ്മിൻ കാര്യകരണ കർത്തൃത്വേ ഹേതു, അതിനെന്താണ് കാരണം? കാര്യവും കർണവും എന്താണെന്ന് ഇവിടെ പറഞ്ഞു. കാര്യം എന്ന് പറയുന്നത് ശരീരമാണ്, കർണം എന്ന് പറയുന്നത് ഇവിടെ സ്ഥിതി ചെയ്യുന്ന 13 വിഷയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ഇതൊക്കെയാണ് കർണമെന്ന് പറയുന്നത്. ഇതിനെ ആശ്രയിച്ച് ഇരിക്കുന്നു സുഖദുഃഖമോഹാദി വികാരങ്ങൾ, അതിനെയും കർണങ്ങളായിട്ടെടുക്കാം. ഇതെല്ലാം കർണങ്ങളാണ്, ആ കാര്യകർണങ്ങളുടെ. അപ്പൊ ശരീരം ഒഴികെ ബാക്കി പറഞ്ഞതെല്ലാം കർണങ്ങളാണ്, സുഖദുഃഖമോഹങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാം കർണങ്ങളാണ്. സംഖ്യന്മാരുടെ സിദ്ധാന്തമനുസരിച്ചാണ് ഇതിനിങ്ങനെ വേർതിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ഉത്പാദകത്വം, ആ ഉത്പാദകത്വത്തിന് ഹേതുവായിരിക്കുന്ന എന്താണ്? പ്രകൃതി. കാരണം അതിന് പ്രകൃതി എന്ന് പറയുന്നു. ഹേതു കാരണം ആരംഭകത്വേന പ്രകൃതി. ഏവം കാര്യകരണ കർത്തൃത്വേന സംസാരസ്യ കാരണം പ്രകൃതി. അതിവിടെ പറയുന്നു, കാര്യകരണങ്ങളെ സൃഷ്ടിക്കുക, അതിലൂടെ ഈ സംസാരത്തിന് കാരണമായിരിക്കുന്നത് ആണ് പ്രകൃതി. പ്രകൃതി എങ്ങനെ കാരണമാകുന്നു എന്ന് പറയുന്നു, പ്രകൃതിയുടെ പരിണാമത്തിലൂടെയാണ് ഈ കാര്യം, ഈ ശരീരമാകുന്ന കാര്യവും മറ്റ് ഈ ശരീരത്തെ ആശ്രയിച്ച് സ്ഥിതി ചെയ്യുന്ന കർണങ്ങളും ഉണ്ടാകുന്നു. ഇതിനെല്ലാം ഇങ്ങനെ പരിണമിപ്പിക്കുന്നതാണ് പ്രകൃതി. കാര്യകർണകർത്തൃത്വേ എന്നുള്ളതിനെ വ്യാഖ്യാനിച്ചു. ഇനി കാര്യകാരണകർത്തൃത്വേ ഇത്യസ്മിൻ നബി പാഠേ, ആചാര്യസ്വാമിയുടെ കാലത്ത് തന്നെ ഗീതയെ ചിലര് വായിച്ചിരുന്ന എങ്ങനെയാണ്? കാര്യകാരണകർത്തൃത്വം, കാര്യകർണകർത്തൃത്വം എന്നല്ല കാര്യകാരണകർത്തൃത്വേ. അങ്ങനെ പറഞ്ഞാലോ ഇത്യസ്മിൻ അഭിപാഠം, അങ്ങനെ പഠിക്കുകയാണെങ്കിലും കാര്യം യദ്യസ്യ വിപരിണാമ തത്തസ്യ കാര്യം വികാര വികാരി കാരണം തയോഹോ വികാര വികാരണോഹോ കാര്യകർണയോഹോ കർത്തൃത്വം. അങ്ങനെ പറഞ്ഞാലും ദോഷമൊന്നുമില്ല. കാര്യകാരണ കർത്തൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വ്യാഖ്യാനിക്കണം? ഒന്നും മറ്റൊന്നിന്റെ കാര്യമായി വരുന്നു. ഈ പ്രകൃതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഓരോന്നും മറ്റൊന്നിന്റെ കാര്യമാണ്. കുടത്തിന് മണ്ണ് കാരണമായിരിക്കുന്നത് പോലെ ഒന്നും മറ്റൊന്നിന് കാര്യമാണ്. അപ്പൊ അതാത് കാര്യകാരണങ്ങളെ എടുക്കണം. കാര്യം യദ്ദസ്യ വിപരിണാമ, ഏത് കാര്യം ഏതിൽ നിന്നുണ്ടായോ തത്തസ്യ കാര്യം, അതിനെ ആ കാരണത്തിന്റെ കാര്യമായി എടുക്കുക, വികാരമായിട്ടെടുക്കുക. വികാരി കാരണം ഏതിൽ നിന്നുണ്ടായോ അതിനെ കാരണമായിട്ടെടുക്കുക. അങ്ങനെ തയോഹോ വികാര വികാരണോഹോ കാര്യകാരണയോഹോ കാര്യകാരണങ്ങൾ, ഇവിടെ കാണുന്ന ഓരോ കാര്യകാരണങ്ങളും അങ്ങനെ എടുക്കുക. അതിന്റെ കർത്തൃത്വത്തിന്, അതിന്റെ കർത്തൃത്വത്തെ പ്രകൃതിയിൽ വയ്ക്കുകയാണ്. നേരത്തെ പറഞ്ഞ ത്രിഗുണാത്മികയായ മായയിൽ വയ്ക്കുകയാണ്. ഇനി വേറെ രീതിയിലും വ്യാഖ്യാനിക്കാം. എന്നാൽ താല്പര്യം ഒന്ന് തന്നെ, അഥവാ ഷോഡശ വികാരാഹ കാര്യം. സാഖ്യന്മാർ പറയുന്നുണ്ട്, ഷോഡശ വികാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അതിനെ കാര്യമായിട്ടെടുക്കുക. ഏകാദശേന്ദ്രിയങ്ങളും പഞ്ച വിഷയങ്ങൾ, ഏകാദശേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, മനസ്സ്, അപ്പോൾ 11. പഞ്ചവിഷയങ്ങൾ ശബ്ദസ്പർശ രൂപരസഗന്ധം. ഈ സാഖ്യന്മാർ പറയുന്ന ഷോഡശ വികാരങ്ങൾ എന്നവർ പറയും. ഷോഡശം എന്ന് വെച്ചാൽ 16 വികാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ എടുക്കാം. ഇവിടെ പൂർണ്ണമായും സാഖ്യന്റെ പദ്ധതി അനുസരിച്ചാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത്. ഷോഡശ വികാരങ്ങളെ കാര്യമായിട്ടെടുക്കുക. സപ്ത പ്രകൃതി വികൃത കാരണം, പ്രകൃതി വികൃതികൾ 7 കുറിച്ച് അവർ പറയുന്നുണ്ട്. മഹത്വത്വം, അഹങ്കാരതത്വം, പഞ്ചതന്മാത്ര ആണ് അവർ പറയുന്ന പ്രകൃതി വികൃതികൾ. സാഖ്യകാരി പറയുന്നുണ്ട് മൂലപ്രകൃതി അവകൃതി പ്രകൃതി വികൃത സത്ത ഷോഡശകസ്തു വികാരോ എന്ന പ്രകൃതി വികൃതി പുരുഷ എന്നിങ്ങനെ സാംഖ്യകാരികി പറയുന്ന രീതിയിൽ ഇവിടെ വ്യാഖ്യാനിക്കുകയാണ്. സപ്തപ്രകൃതി വികൃതികൾ അതിനെ കാരണമായിട്ടെടുക്കാം. പ്രകൃതി എന്ന് വെച്ചാൽ കാരണം, വികൃതി എന്ന് വെച്ചാൽ കാര്യം. പഞ്ചതന്മാത്രകളും മഹത്വവും അഹന്തത്വവും കാര്യമായും കാരണമായും ഇരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ പ്രകൃതി വികൃതി എന്ന് പറയുന്നത്. മൂലപ്രകൃതി രാവികൃതി സാംഖ്യന്മാർ പറയുന്നതാണ്. ഈശ്വരകൃഷ്ണന്റെ സാംഖ്യകാരികയിൽ മൂലപ്രകൃതി അവകൃതിയായി ഇരിക്കുന്നു, വികാരമില്ലാത്തതായിട്ടിരിക്കുന്നു. കാരണം അതിന് കാരണമില്ല. ഇവിടെ പറയുന്ന ആ തത്വം തന്നെ പ്രകൃതിയും പുരുഷം ചെയ്യുക വിദ്യനാദി. ഇവിടെ സാംഖ്യന്മാർ പറയുന്ന എന്താണ്? മൂലപ്രകൃതി അവികൃതിയാണ്, അതിന് അത് ഒന്നിന്റെയും കാര്യമില്ല, അത് കാരണമായി തന്നെ ഇരിക്കുന്നു. പ്രകൃതി വികൃതയഹ സപ്ത, ഏഴെണ്ണം പ്രകൃതി വികൃതി രൂപത്തിലിരിക്കുന്നു. മൂലപ്രകൃതിയുടെ കാര്യമായും പിന്നീട് വരുന്നവയുടെ കാരണമായും ഇരിക്കുന്നു. ഏഴെണ്ണത്തിനെ കുറിച്ച് പറയുന്നു. അതേതൊക്കെയാണ്? മൂലപ്രകൃതി നിന്ന് പരിണമിച്ചുണ്ടാകുന്ന മഹത്വത്വം, അഹന്തത്വം, പഞ്ചതന്മാത്ര, അതിനെ പ്രകൃതി വികൃതികളെന്ന് പറയുന്നത് സപ്ത. അത് അതേപടി തന്നെ ഭാഷകാരനിവിടെ സ്വീകരിച്ചിരിക്കുകയാണ്. അത് കാരണം പിന്നീട് വരുന്ന ഷോഡശ നേരത്തെ പറഞ്ഞു, പതിനാറാണ് വികാരം. അത് കാര്യം മാത്രമാണ്. പഞ്ചഭൂതങ്ങൾ, ദശേന്ദ്രിയങ്ങൾ, മനസ്സ്, ന പ്രകൃതിർ ന വികൃതി പുരുഷ. പുരുഷൻ പ്രകൃതിയുമല്ല വികൃതിയുമല്ല. അതായത് പുരുഷനിൽ നിന്നും പരിണാമം സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് പ്രകൃതിയല്ല. പുരുഷൻ മറ്റൊന്നിന്റെയും കാരണം കാര്യമില്ല, അതുകൊണ്ട് അത് വികൃതിയുമല്ല. ഇതാണ് സംഖ്യന്മാരുടെ സിദ്ധാന്തം. അത് തന്നെ ഇവിടെ സ്വീകരിച്ചിരിക്കുകയാണ്. താന്യവ കാര്യകാരണാനി ഉച്ചയന്തി, അവയെ തന്നെയാണ് കാര്യകാരണങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ സംഖ്യന്മാരുടെ സിദ്ധാന്തം അനുസരിച്ച് തന്നെ പൂർണ്ണമായും ഇത് വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിനും ഇവിടെ ഭാഷകാരന് യാതൊരു വിരോധവുമില്ല. സംഖ്യന്മാരെ നിഷേധിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഈശ്വരനെ അംഗീകരിക്കാതെ പ്രധാനത്തെ തന്നെ കാരണമായി സ്വീകരിക്കുമ്പോഴാണ് ഭാഷകാരനെ എതിർക്കുന്നത്. തേഷാം കർത്തൃത്വേ ഹേതുഹു പ്രകൃതിരുച്ചതേ ആരംഭകത്വേ നൈവ, ഇതിന്റെ എല്ലാം കാരണമായിട്ട്, ഇതിന്റെ എല്ലാം പരിണാമി കാരണമായിട്ട്, ആരംഭകമായിട്ട് പ്രകൃതിയെ കാരണമായി സ്വീകരിക്കുന്നു. ആരംഭകത്വേന എന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം പരിണാമി കാരണമായിട്ട്. ആരംഭവാദം എന്ന് പറഞ്ഞ് വേറെ ഉണ്ടാകില്ല ഇവിടെ പറയുന്നു. ഇവിടെ സത്കാര്യവാദത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ എല്ലാം പരിണാമി കാരണമെന്നുള്ള നിലയ്ക്ക് പ്രകൃതിയാണ്. പ്രകൃതിയെ സർവകാരണമായി സ്വീകരിക്കണം. അപ്പൊ കാര്യകരണങ്ങളുടെ അല്ലെങ്കിൽ കാര്യകാരണങ്ങളുടെ കർത്തൃത്വം പ്രകൃതിക്കാണ്. അങ്ങനെ പ്രകൃതി സംസാരത്തിന് കാരണമായിരിക്കുന്നു. പുരുഷൻ എങ്ങനെ സംസാരത്തിന് കാരണമായിരിക്കുന്നു? അതാണ് അടുത്ത് പറയുന്നത്, പുരുഷശ്ച സംസാരസ്യ കാരണം യഥാസ്യാ തദുച്ചരി. പുരുഷനും ഈ സംസാരത്തിന് കാരണമാണ്. അതെങ്ങനെ? അത് പറയുന്നു, പുരുഷോ ജീവ ക്ഷേത്രജ്ഞ ഭോക്തേരി പര്യായ. ഗീതയിൽ ചില സന്ദർഭങ്ങളിൽ പുരുഷനെന്ന് പറയും, ചിലയിടത്ത് ജീവനെന്ന് പറയും, ക്ഷേത്രജ്ഞനെന്ന് പറയും, ഇവിടെ ഭോക്താവെന്ന് പറയുന്നു. ഇതെല്ലാം എന്താണ്? പര്യായ, പര്യായ ശബ്ദങ്ങളാണ്. ഇതെല്ലാം ഒന്നിനെ തന്നെ പറയുന്നത്. പുരുഷനെന്ന് പറയാം, ജീവനെന്ന് പറയാം, ക്ഷേത്രജ്ഞനെന്ന് പറയാം, ഭോക്താവെന്ന് പറയാം, ഇതൊന്നു തന്നെ. പക്ഷെ സാംഖ്യന്മാര് പറയുന്നത് ക്ഷേത്രജ്ഞനെന്നും ജീവനെന്നും എന്നല്ല, അവർ പ്രധാനമായി പറയുന്നത് പുരുഷൻ, ഭോക്താവെന്നും പറയും. ഭോക്താവെന്ന് പറഞ്ഞെന്താണ്? സുഖ ദുഃഖാനാം ഭോഗ്യാനാം ഭോക്തൃത്വേ ഉപലബ്ധൃത്വേ ഹേതുരിച്ചതേ. അവന് പറയും ചിതിശക്തി എന്ന് പറയും പുരുഷൻ. സംഖ്യന്മാർ പറയുന്നു സുഖദുഃഖാനാം ഭോഗ്യാനാം, സുഖദുഃഖങ്ങളാണ് ഇവിടുത്തെ ഭോഗ്യം എന്ന് വെച്ചാൽ അനുഭവ വിഷയം. അതിന്റെ ഭോക്തൃത്വേ, ഭോക്താവെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഭക്ഷിക്കുന്നവനെന്നുള്ള അർത്ഥമാണ് നമ്മൾ ധരിക്കുന്നത്. സുഖദുഃഖങ്ങളെ ഭക്ഷിക്കുക, അത് ഭക്ഷിക്കാൻ പറ്റിയ വസ്തുവല്ലോ. അതുകൊണ്ട് അതിന്റെ ഉപലബ്ധിത്വേ, ഉപലബ്ധി എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ജ്ഞാനം എന്ന് പറഞ്ഞാൽ അനുഭവം. അപ്പൊ അതിന്റെ ഉപലബ്ധിത്വത്തിൽ ജ്ഞാനത്തിന് ഹേതുവായിരിക്കുന്നത് എന്നാണ്. ഇപ്പൊ സുഖദുഃഖങ്ങളുടെ അനുഭവത്തിന് ഹേതുവായിരിക്കുന്നു, അതാണ് ജീവൻ ക്ഷേത്രജ്ഞൻ. അതുകൊണ്ട് ആ പുരുഷന് ഭോക്താവെന്ന് വിളിക്കുന്നു. സുഖദുഃഖങ്ങളെക്കാരെ അനുഭവിക്കുന്നത് ജീവനാണ്. അപ്പോ ഈ ജീവൻ സംസാരത്തിന് ഹേതുവായിത്തീരുന്ന എങ്ങനെ? ഈ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നവൻ എന്നുള്ളതാണെങ്കിൽ അങ്ങനെയാണ് പുരുഷനെ ഭോക്താവായി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് സാങ്കിന്മാരുടെ ഒരു മുഖ്യമായ സിദ്ധാന്തമാണ് പ്രകൃതി ആണ് കർത്താവ്, പുരുഷൻ ഭോക്താവ്. പ്രകൃതി കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി പരിണമിച്ച് കാര്യകരണങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, അതാണ് പ്രകൃതിയുടെ കർത്തൃത്വം. പുരുഷനാണെങ്കിലോ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് പുരുഷനെ ഭോക്താവെന്ന് വിളിക്കുന്നു. കഥം പുനർ അനേന കാര്യകരണ കർത്തൃത്വേന സുഖദുഃഖ ഭോക്തൃത്വേന ച പ്രകൃതി പുരുഷയോ സംസാര കാരണത്വം ഉച്ചതേ. കഥം പുനർ അനേന കാര്യകരണ കർത്തൃത്വേന, ഈ കാര്യകരണ കർത്തൃത്വം എന്നുവെച്ചാൽ ആ രീതിയിലും സുഖദുഃഖ ഭോക്തൃത്വേന ച പ്രകൃതി കാര്യകരണ കർത്തൃത്വേനയും പുരുഷൻ സുഖദുഃഖ ഭോക്തൃത്വേനയും ഇതെങ്ങനെ സംസാര കാരണത്വം ഇതിൽ വരുന്നു എന്നാണ്. അപ്പൊ ഈ രണ്ട് ജോലി രണ്ടിടത്താണ് വയ്ക്കുന്നത്. കാര്യകരണങ്ങളെ സൃഷ്ടിക്കുന്ന ജോലി പ്രകൃതിക്ക്, എന്തുകൊണ്ട് കാര്യകരണങ്ങളെല്ലാം ശരീരം ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് പരിണമിച്ചതാണ്, പുരുഷനതിൽ പങ്കൊന്നുമില്ല. സാഖ്യന്മാരും പറയുന്ന എന്താണത്? പത്മപത്രത്തെപ്പോലെ നിർലേപമായി സ്ഥിതി ചെയ്യുന്നു എന്നാണ്, അസംഗനായി, അസംഗ ഉദാസീനനായി, നിർഗുണനായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് സാഖ്യന്മാരും പറയുന്നു. അപ്പൊ ഈ സൃഷ്ടിയിൽ പുരുഷനൊരു പങ്കുമില്ല, സൃഷ്ടിക്കുന്ന ആര്? പ്രകൃതിയാണ് സൃഷ്ടിക്കുന്നത്. പിന്നെ പുരുഷൻ എന്താണ്? ആ സൃഷ്ടിയെ അനുഭവിക്കുക, അതിന്റെ ഭോക്തൃത്വം ഉപലബ്ധിത്വം, അതേ ഉള്ളൂ പുരുഷൻ. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് സംസാരം സംഭവിക്കുന്നത്. പ്രകൃതിയും പുരുഷനും കൂടി ചേരുമ്പോൾ സംസാര കാരണത്തും ഉച്ചതയില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു? അത്ര ഉച്ചത അതിന് സമാധാനം പറയുന്നു. കാര്യകരണ സുഖദുഃഖരൂപേണ ഹേതു ഫലാത്മന പ്രകൃതേഹേ പരിണാമാഭാവേ പുരുഷസ്യ ചേതനസ്യ അസതിതത് ഉപലബ്ധൃത്വേ കുതഃ സംസാരസ്യ. സംസാരം എന്ന് പറയുന്നത് എങ്ങനെ ഇവിടെ നിലനിൽക്കുന്നു? കാര്യകരണ സുഖദുഃഖരൂപേണ ഹേതുഫലാത്മന പ്രകൃതേഹേ പരിണാമ അഭാവേ. കാര്യകരണരൂപത്തിൽ, സുഖദുഃഖരൂപത്തിൽ, ഹേതുഫലരൂപത്തിൽ, കാര്യകരണരൂപത്തിൽ പ്രകൃതി പരിണമിക്കാതിരുന്നാൽ, പ്രകൃതി അങ്ങനെ പരിണമിക്കുന്നേയില്ല. പുരുഷസ്യ ചേതനസ്യ അസതി തതുപുലബ്ധൃത്തി. പുരുഷൻ ചേതനനാണ്, ചൈതന്യമുള്ളവനാണ്, ബോധമുള്ളവനാണ്. അവനത് അനുഭവിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ കുതഹ സംസാരസ്യ, സംസാരം എവിടെ ഉണ്ടാവും? പിന്നെ ഏതാ സംസാരം? അപ്പൊ പ്രകൃതി പരിണമിക്കണം, സുഖദുഃഖങ്ങളെല്ലാം ഉണ്ടാക്കണം. ഈ പുരുഷൻ എന്ത് ചെയ്യണം? അതിനെ അനുഭവിക്കണം, എന്നാലേ സംസാരവും. പുരുഷൻ എന്തുകൊണ്ട് അതിനെ അനുഭവിക്കുന്നു? അത് പറഞ്ഞു ചേതനസ്യ, പുരുഷൻ ചേതനനാണ്. പ്രകൃതിക്കില്ലാത്ത ഒരു ഗുണമാണ് പുരുഷനുള്ളത്. എന്താണ്? ചൈതന്യം, ബോധം, അറിവ്. അതുള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവനിതിനെ അനുഭവിക്കുന്നു, അറിവിലൂടെ അറിയുന്നു. അറിയുന്നത് തന്നെയാണ് അനുഭവിക്കുക. പ്രകൃതിയാണെങ്കിലോ ജഡയായിരിക്കുന്ന പ്രകൃതി പരിണമിക്കുന്നു. ഇവിടെയാണ് ശങ്കരാചാര്യർ ചോദിക്കുന്നത്, കേവലം ജഡയായ പ്രകൃതിക്ക് എങ്ങനെ പരിണമിക്കാൻ കഴിയും? ജഡമായ ഒരു വസ്തുവിൽ എങ്ങനെ വികാരങ്ങൾ സംഭവിക്കും? സംഭവിക്കത്തില്ല. അപ്പോൾ അവിടെ ഒരു ചേതനന്റെ സാന്നിധ്യം വേണം. പ്രകൃതിയെ പരിണമിക്കുന്നതിന് ശക്തിയുള്ള ഒരു ചേതനൻ, അതാണ് ഈശ്വരൻ, അതാണ് ഈശ്വരന്റെ ഐശ്വര്യം. അങ്ങനെ ഈ പ്രകൃതി പുരുഷന്മാരോടുകൂടി ഈശ്വരനെ കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് അദ്വൈതമായി ശങ്കരാചാര്യരുടെ. ഇവിടെ പറയുന്നു പ്രകൃതി മാത്രവും പുരുഷൻ കേവലവുമായിരുന്നാലും സംസാരം ഉണ്ടാകത്തില്ല, രണ്ടും കൂടെ ചേരണം. പ്രകൃതി പരിണമിക്കണം ഈശ്വരന്റെ സാന്നിധ്യത്തിൽ, അതിങ്ങനെ അനാദിയായി പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. പുരുഷനും എന്ത് ചെയ്യുന്നു? അനാദിയായി ഇതിനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് സംസാരം. യഥാ പുനഃ കാര്യകരണ രൂപേണ ഹേതുഫലാത്മന പരണതയാ പ്രകൃതിയ ഭോഗ്യയാ പുരുഷസ്യ തദ്വിപരീതസ്യ ഭോക്തൃത്വേന അവിദ്യാരൂപ സംയോഗസ്യ തഥാ സംസാരസ്യ. മറിച്ച് എന്ത് സംഭവിക്കണം? കാര്യകരണ രൂപേണ ഹേതുഫലാത്മന പരണതയ ഹേതുഫല രൂപത്തിൽ അതാണ് കാര്യകരണമെന്ന് പറഞ്ഞു. സുഖദുഃഖ രൂപത്തിലും മറ്റും പരിണതയാ പ്രകൃതിയ ആ പ്രകൃതി അതാണെന്ത്? പ്രകൃതി ഭോഗ്യയായിരിക്കുന്നത്, അനുഭവ യോഗ്യയായിരിക്കുന്നു, ജീവന്റെ അനുഭവത്തിന് യോഗ്യയായിരിക്കുന്നു. ആർക്ക്? പുരുഷസ്യ പുരുഷന്. ആ പ്രകൃതിക്ക് നേരെ വിപരീതമാണ്. തത് വിപരീതസ്യ ഭോക്തൃത്വേന അതിന് നേരെ വിപരീതയായിരിക്കുന്നു. പ്രകൃതി ജഡമാണ്, അതിന് വിപരീതമായി ചേതനനാണ്, ഭോക്താവായിരിക്കും പുരുഷൻ. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടും എന്നാണ്. കാരണം പരസ്പര വിരുദ്ധ സ്വഭാവത്തോടുകൂടിയിരിക്കുന്നത്. പ്രകൃതി എന്ന് പറയുന്നതോ കേവലം ജഡം, പുരുഷനാണെങ്കിലോ ബോധം, അറിവ്, ചൈതന്യസ്വരൂപം. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം അതെന്താണ് എന്ന് പറയുന്നു? അവിദ്യാരൂപ സംയോഗ. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധമാണ് സംസാരം എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടും? പരസ്പരം ഒരു തരത്തിലും യോജിക്കാൻ വയ്യാത്ത രണ്ട് വിരുദ്ധ സ്വഭാവങ്ങളോടുകൂടിയിരിക്കുന്നു. മുമ്പ് പറഞ്ഞതുപോലെ ഇരളും വെളിച്ചവും പോലെ പരസ്പര വിരുദ്ധ സ്വഭാവത്തോടുകൂടിയിരിക്കുന്നു. ഇതെങ്ങനെ ചേരും? ഇതിന്റെ ബന്ധം എങ്ങനെ? ആ ബന്ധത്തെ എങ്ങനെ നിർവചിക്കും? അത് നിർവചിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവിദ്യ. അവിദ്യ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും നിർവചനത്തിന് വഴങ്ങാത്തതെന്നുള്ള അവിദ്യാരൂപ സംയോഗ. ആ സംബന്ധത്തെ സാങ്ക്യന്മാർക്കും നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതെന്താണ് ഈ പ്രകൃതി പുരുഷന്മാർ തമ്മിലുള്ള സംബന്ധം? അതിന് ഒരു തരത്തിലുള്ള സാധ്യതയും കാണുന്നില്ല. എന്തുകൊണ്ട്? പരസ്പര വിരുദ്ധമാണ്. പ്രകൃതി ജഡരൂപിണിയാണ്, പുരുഷൻ ചൈതന്യരൂപനാണ്. പുരുഷൻ നിർഗുണനാണ്, അസംഗനാണ്, ഉദാസീനനാണ്. പ്രകൃതിയാണെങ്കിലോ അങ്ങനെയല്ല, വികാരങ്ങളോട്, സർവവികാരങ്ങളോടും കൂടിയിരിക്കുന്നതാണ്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ചേരും? പക്ഷേ ചേരുന്നുണ്ടതാണ് സംസാരം. അതാണ് സുഖദുഃഖ മോഹരൂപത്തിൽ ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംസാരം. അപ്പൊ ഈ ബന്ധത്തെ നിർവചിക്കാൻ കഴിയുന്നില്ല. നിർവചിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പറയുന്നത് എന്താ? അവിദ്യ. ബുദ്ധിക്ക് പിടികിട്ടാൻ വയ്യാത്ത കാര്യത്തിനാണ് അവിദ്യ എന്ന് പറയുന്നത്. അവിദ്യാരൂപ സംയോഗസ്യ. സാഖ്യന്മാര് അദ്വൈതികൾ സ്വീകരിക്കുന്നത് പോലെ അവിദ്യ സ്വീകരിക്കുന്നു. പക്ഷെ എന്താണ് അവിദ്യ എന്ന് സാഖ്യന്മാരുടെ അടുത്ത് ചോദിച്ച് ചോദിച്ച് ചെല്ലുമ്പോൾ അവരും ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പറയുന്ന എന്താണ്? അത് അനുവചനീയം തന്നെ. അതും ആ പ്രകൃതി പുരുഷ സംബന്ധം അത് ശരിക്ക് വിശദീകരിക്കാൻ അവർക്കും കഴിയുന്നില്ലെന്ന് അവർ പറയുന്നുണ്ട്. ആ സംബന്ധം നിർവചിക്കാൻ പറ്റുന്നില്ലെന്നാണ്. അപ്പൊ എന്തോ നിർവചിക്കാൻ കഴിയാത്ത ഒരു ബന്ധം ഇത് രണ്ടും തമ്മിൽ വന്നു, പ്രകൃതിയും പുരുഷനും തമ്മിൽ. തഥാ സംസാരവസ്യ. അതാണ് ഈ സംസാരം, അതാണ് ജീവന്റെ സംസാരം. അനുവരതമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സംസാരം എല്ലാം ബുദ്ധിക്ക് വഴങ്ങുന്ന കാര്യങ്ങളല്ല. എത്രയെല്ലാം തത്വങ്ങൾ പ്രസംഗിച്ചാലും വിശദീകരിച്ചാലും അതിന്റെ അർത്ഥം എല്ലാം മനസ്സിലാക്കിയെന്നല്ല ബുദ്ധി. ഒരു വ്യക്തിയല്ല ബുദ്ധി, ബുദ്ധിക്കെല്ലാം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ആ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് പറയുന്നത് അവിദ്യ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്തതെന്ന് ധരിച്ചാൽ മതി. അതോ യത് പ്രകൃതി പുരുഷയോഹോ കാര്യകരണ കർത്തൃത്വേന സുഖദുഃഖ ഭോക്തൃത്വേന ച സംസാര കാരണത്വം ഉക്തം തത് യുക്തം ഉക്തം. അതുകൊണ്ടെന്താണ് ഈ പ്രകൃതി പുരുഷന്മാർ അത് കാര്യകരണ കർത്തൃത്വേന സുഖദുഃഖ ഭോക്തൃത്വേന ച. പ്രകൃതി കാര്യകരണ കർത്താവായിട്ടും പുരുഷൻ സുഖദുഃഖ ഭോക്താവായിട്ടും സംസാരത്തിന് കാരണമെന്ന് പറഞ്ഞു. അത് യുക്തം തന്നെയാണ് ആ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ പ്രാചീനമായ സാഖ്യന്മാരുടെ ഈ സിദ്ധാന്തത്തെ എന്താണ്? പുരുഷൻ ഭോക്താവാണ്, പ്രകൃതി കർത്താവാണ് എന്ന് പറയുന്നു. ആ സിദ്ധാന്തത്തെ ഇവിടെ എന്താണോ ശങ്കരാചാര്യർ പൂർണ്ണമായി അംഗീകരിച്ചു. പക്ഷെ അത് അംഗീകരിക്കുന്നതിന് വേണ്ടി അല്പം ഒന്നുകൂടെ കൂട്ടിച്ചേർത്തുന്നതാണ് അവിദ്യാരൂപ എന്നുകൂടെ ചേർത്ത്. അവിദ്യാരൂപം എന്നുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് ശങ്കരാചാര്യർക്ക് സമ്മതമായ സിദ്ധാന്തമാണ്. അവിദ്യ ചേർത്ത് കഴിഞ്ഞാൽ ശങ്കരാചാര്യർ അംഗീകരിക്കത്തില്ല. സംസാര കാരണത്വം മുക്തം, തത് യുക്തം മുക്തം, അത് യുക്തം തന്നെയാണ്. കഹ പുനരായും സംസാരോ നാമ. സംസാരം എന്ന് പറയുന്ന ശബ്ദം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ പ്രകൃതി പുരുഷന്മാർ കൂടിച്ചേർന്നുണ്ടാകുന്ന സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സംസാരം എന്നാണ് ചോദിക്കുന്നത്. പലതവണ പറഞ്ഞല്ലോ, സംസാരം എന്ന് പറയുന്നതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കും. സംസാരമെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് സംസാരിക്കുകയാണ്. പക്ഷെ സംസാരം എന്ന് പറയുന്ന ശബ്ദത്തിന്, സംസ്കൃത ശബ്ദത്തിന് മലയാളത്തിൽ ഈ അർത്ഥമില്ല. സംസാര എന്ന് വെച്ചാൽ സംസാരിക്കുക, അങ്ങനെ ഒരു അർത്ഥമില്ല സംസ്കൃതത്തിൽ. മലയാളത്തിൽ നമ്മൾ ധാരാളമായി അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കുക എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ സംഭാഷണം നടത്തുക, വചനം, സംഭാഷണം, ഭാഷണം, കഥനം, ഒരുപാട് ശബ്ദങ്ങളുണ്ട് സംഭാഷണത്തിന്. പക്ഷെ സംസ്കൃതത്തിൽ സംസാരം എന്ന് പറയുന്ന ഒരു ശബ്ദമില്ല, അങ്ങനെ ഉപയോഗിക്കാറില്ല. ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല, ഇനി എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, കേട്ടിട്ടില്ല. കപ്പുനരയും സംസാരോ നാമ. സംസാരം എന്ന് പറയുന്നത് എന്താണ്? പറയുന്നു സുഖ ദുഃഖ സംഭോഗ സംസാര. സുഖ ദുഃഖങ്ങളുടെ അനുഭവം, സംഭവം എന്ന് വെച്ചാൽ അനുഭവം. സുഖദുഃഖങ്ങളുടെ അനുഭവത്തെയാണ് സംസാരം എന്ന് പറയുന്നത്. അതാണ് സംസാരം എന്ന് പറയുന്നത്. അപ്പൊ ജീവന്റെ സംസാരം, സംസാരത്തിൽ നിന്നുള്ള മോചനം എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം. അപ്പൊ സംസാരമോചനം അതാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുഖദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം അതാണ് മോക്ഷം. ഈ സാഖ്യന്മാർ പറയുന്നത് എന്താണോ, ഈ സുഖദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം, പിന്നെ സുഖദുഃഖങ്ങളെ ഇല്ലാതാകണോ? പറയുന്നതിന്റെ ആവശ്യമില്ല. സുഖദുഃഖങ്ങൾ പ്രകൃതിയുടെ പരിണാമങ്ങളായി അങ്ങനെ നടന്നോട്ടെ, പക്ഷേ പുരുഷനെ സംബന്ധിച്ച് ഏത് പുരുഷനാണോ ഈ സുഖദുഃഖങ്ങളിൽ നിന്നുള്ള മോചനത്തെ ആഗ്രഹിക്കുന്ന ആ പുരുഷനെ സംബന്ധിച്ച് ആ പരിണാമം ഇല്ലാതിരുന്ന ബാക്കി പ്രകൃതിയിൽ പരിണമിക്കുന്നത് അതിനെക്കുറിച്ച് സാങ്കിന് വ്യാകുലതയില്ല. പ്രകൃതി എന്നും പരിണമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഏത് പുരുഷനാണോ സുഖദുഃഖങ്ങളിൽ നിന്ന് മോചിക്കാൻ ആഗ്രഹിക്കുന്നത് ആ പുരുഷനെ സംബന്ധിച്ച് ആ പുരുഷന് അഭിയോഗം ആ സുഖദുഃഖങ്ങളിൽ നിന്നുള്ള പ്രകൃതിയുടെ പരിണാമമായിരിക്കുന്ന സുഖദുഃഖങ്ങളിൽ നിന്ന് വിയോഗം വരണമെങ്കിൽ ആ പുരുഷനെ സംബന്ധിച്ച് പ്രകൃതി സുഖദുഃഖമോഹരൂപത്തിൽ പരിണമിക്കാൻ പാടില്ല. അതാണ് അവർ പറയുന്ന മോക്ഷം. അത് അദ്വൈതി പറയുന്ന മോക്ഷവുമായിട്ട് വളരെ ചേർന്നിരിക്കുന്നതാണ്. അലേപവാദം ഇന്ന് അദ്വൈതികൾ പറയുന്ന ആ ചിന്താഗതി തന്നെയാണ് സാഖ്യന്മാരും പറഞ്ഞിരിക്കുന്നത്. സുഖദുഃഖ സംഭോഗ സംസാരം, പുരുഷസിജ സുഖദുഃഖാനാം സംഭോക്തൃത്വം സംസാരിത്വം. പുരുഷൻ ഈ സുഖദുഃഖങ്ങളുടെ സംഭോക്തൃത്വം എന്ന് പറയുന്നത് എന്താണ്? അനാദിയായി പുരുഷൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാതെ ഇങ്ങനെ ഇത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുക, അതാണ് പുരുഷന്റെ സംസാരിത്വം എന്ന് പറയുന്നത്. ചിലടത്ത് പറയും സംസാരം എന്ന് പറഞ്ഞാൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുക എന്ന് പറയും. അതിന് ശരി തന്നെ, എന്തുകൊണ്ട്? ജനിക്കുന്നത് കൊണ്ടാണ് ഈ സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്, മരിക്കുന്നത് കൊണ്ട് വീണ്ടും ജനിക്കേണ്ടി വരുന്നു. അപ്പം മരണവും ജനനവും ഇങ്ങനെ തുടർച്ചയായി പോകുമ്പോൾ അവിടെ സുഖദുഃഖങ്ങളുടെ അനുഭവം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് സംസാരം എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങൾ എന്നും പറയും. അതിന്റെ പരമമായ താല്പര്യം ഇതാണ്, സുഖദുഃഖങ്ങളുടെ അനുഭവമാണ് സംസാരം. ഇതിനെ തന്നെയാണ് ബന്ധനമെന്നും പറയും. ചിലടത്ത് പറയും ബന്ധം. മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധത്തിൽ നിന്നുള്ള മോക്ഷം. എന്താണ് ബന്ധം? ചില സ്ഥലത്ത് പറയും ജനന മരണം, അതാണ് ബന്ധമെന്ന്. ചിലടത്ത് പറയുന്ന എന്താണ്? സുഖദുഃഖങ്ങൾ അനുഭവിക്കുക, അതാണ് ബന്ധം. അപ്പൊ അപ്പൊ ഇവിടെ മോക്ഷം എന്ന് പറയുന്ന തത്വം അദ്വൈതത്തിൽ അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അത് സുഖദുഃഖങ്ങളിൽ നിന്നുള്ള മോചനമാണെന്ന് മനസ്സിലാക്കും. അത് മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാലും വലിയ തകരാറാണ്. അതാണ് സംസാരിത്വം എന്നിവിടെ പറയുന്നത്. കാര്യകരണ കർത്തൃത്വ കാര്യകരണങ്ങളുടെ സൃഷ്ടിയിൽ പ്രകൃതി പ്രകൃതിയാണ് ഹേതു ഉച്ചത് ഹേതുവായി നിർദ്ദേശിക്കപ്പെടുന്നത്. സുഖദുഃഖാനാം ഭോക്തൃത്വ സുഖദുഃഖങ്ങളുടെ അനുഭവത്തിൽ പുരുഷ ഹേതു ഉച്ചത് പുരുഷനെ ഹേതുവായി പറയപ്പെടുന്നു. കാര്യകരണകർത്തൃത്വ ഹേതു പ്രകൃതി ഉച്ചത് പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വ ഹേതുരുച്യത പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുക്തി പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദസദ്യോനി ജന്മസു ഉപദ്രഷ്ടാനുമന്ദാച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷപരഃ. യ ഏവം വേത്തി പുരുഷം പുരുഷം പ്രകൃതി യേവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈസഹ സർവധാ വർത്തമാനോപി നസഭൂയോഭി ജായതേ ധ്യാനേനാത്മനി പശ്യന്തി കേചിത് ആത്മാനം ആത്മനാ അന്യേ സംഘേന യോഗേന കർമ്മയോഗേന ചാപരേ അന്യേത്യവുമജാനന്ദ ശ്രുത്വാന്യേഭ്യുപാസതേ തേഭി ചാതിതരന്തേവ മൃത്യും ശ്രുതിപരായണാഃ. യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതശഭ. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യസ്വ വിനശ്യന്തം പശ്യതി സ പശ്യതി സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം നഹി നസ്യാത്മനാത്മാനം തതോ യാതി പരാം ഗതിം പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശഃ യഃ പശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി യദാ ഭൂതപൃഥക് ഭാവം ഏകസ്തം അനുപശ്യതി തദ ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യതേ തദാ അനാദിത്വാൻ നിർഗുണത്വാൻ പരമാത്മായം അമ്പ്യഹ ശരീരസ്ഥോപി കൗന്ദേയ നക്കരോ ദിന ലിപ്യതേ. യഥാ സർവഗതം സൗഷ്മ്യാത് ആകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യതേ യഥാ പ്രകാശയത്യേക പ്രശ്നം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതിമോക്ഷം ച ഏ വിദുരയാന്തി തേ പരം. Thank you.